ശ്രീമദ്ഭഗവത്ഗീത 13-ാം അധ്യായം. ശ്രീഭഗവാനുവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യവിധീയതേ ചില പുസ്തകങ്ങളിൽ ഇതിന് മുമ്പ് ഒരു ശ്ലോകം കൂടിയുണ്ട്. പ്രകൃതിം പുരുഷം ചെയ്യുക ക്ഷേത്രം ക്ഷേത്രജ്ഞമേവച ഏതത് വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവം. പക്ഷെ ഇത് ശങ്കരാചാര്യർ, രാമാനുജൻ, ആനന്ദഗിരി, മാധവൻ തുടങ്ങിയ പ്രസിദ്ധ വ്യാഖ്യാതാക്കളൊന്നും ഇത് വ്യാഖ്യാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിന് പ്രക്ഷിപ്ത ശ്ലോകമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രക്ഷിപ്തം എന്ന് വെച്ചാൽ ആദ്യം ഇല്ലാതിരുന്നതും പിന്നീട് എങ്ങനെയോ കൂട്ടിച്ചേർത്തതും. അതുകൊണ്ട് ഇതിനിവിടെ, എന്നാൽ ചില അപൂർവ വ്യാഖ്യാതാക്കൾ സംസ്കൃതത്തിൽ തന്നെ ഇതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. എന്നാൽ പൊതുവെ ഇതിനെ പ്രക്ഷിപ്ത ശ്ലോകമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ശ്ലോകത്തെ ഇവിടെ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിട്ടില്ല. ഇവിടെ 13-ാം അധ്യായത്തിലെ 1-ാം ശ്ലോകമായിട്ട് ഇതം ശരീരം എന്ന് തുടങ്ങുന്ന ഇതിനാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഗീതയിലെ ശ്ലോക സംഖ്യയിൽ ചിലരെ ഈ ഒരു ശ്ലോകത്തോടെ ചേർത്ത് പറയും ആദ്യത്തെ ശ്ലോകം, ചിലർ അതിനെ വിട്ടിട്ടാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ പ്രസിദ്ധമായ വ്യാഖ്യാതാക്കൾ അത് വിട്ടതുകൊണ്ട് നമ്മളത് എടുക്കുന്നില്ല. ഭാഷ്യകാരനും മറ്റും വ്യാഖ്യാനിച്ചിരിക്കുന്നതനുസരിച്ച് ഇതം ശരീരം അവിടെ മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷെ ആ ശ്ലോകത്തിൽ തെറ്റൊന്നുമില്ല. അടുത്തെന്താണ് പറയാൻ പോകുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ് അർജുനന്റെ. എന്താണ് ക്ഷേത്രം, എന്താണ് ക്ഷേത്രജ്ഞൻ, എന്താണ് ജ്ഞാനം, എന്താണ് ജ്ഞേയം, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. ഭാഷ്യകാരൻ പറയുന്നു, 7-ാം അധ്യായേ സൂചിതേ ദ്യേ പ്രകൃതി ഈശ്വരസ്യ. ഇതുവരെ 12 അധ്യായങ്ങൾ, അതിന് വ്യാഖ്യാതാക്കൾ 3-3-3 തിരിക്കുന്നു. 6, 6-12, 6-18. ആദ്യത്തെ 6 അധ്യായങ്ങൾ ഒരു ഗ്രൂപ്പായി, 2-ാമത്തെ 6 അധ്യായങ്ങൾ മറ്റൊരു ഗ്രൂപ്പായി, 6 അധ്യായങ്ങൾ വേറൊരു ഗ്രൂപ്പായിട്ട് എടുത്ത് ചിലർ വ്യാഖ്യാനിക്കുന്നു. പ്രധാനമായിട്ടും മധുസൂദന സരസ്വതിയാണ്. ഭാഷ്യകാരനിവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് വ്യാഖ്യാനിക്കുന്നില്ല. പൂർവ്വ അധ്യായവും അടുത്ത അധ്യായവും തമ്മിലുള്ള ബന്ധം അത് ഓരോ ഭാഗത്തും പറയുന്നുണ്ട്. അദ്വൈതികൾ അനുസരിച്ച് തത്, ത്വം, അസി എന്ന് പറയുന്ന 3 പദങ്ങളുടെ വ്യാഖ്യാനമായിട്ടാണ് ഈ 3 കാണ്ഡങ്ങൾ. ഗീത കാണ്ഡത്രയാത്മിക തുടക്കത്തിൽ പറയും. ഗീത എന്ന് പറയുന്നത് 3 കാണ്ഡങ്ങളോടുകൂടിയാണ്. 1 കാണ്ഡം എന്ന് പറയുമ്പോൾ 6 അധ്യായങ്ങളുള്ള ഒരു ഭാഗം. അതിന് തത്, ത്വം, അസി എന്ന് പറയുന്ന മഹാവാക്യത്തിന്റെ അർത്ഥത്തെ നിരൂപണം ചെയ്യുന്നു എന്നാണ്. പക്ഷെ മറ്റു വ്യാഖ്യാതാക്കളൊന്നും അങ്ങനെ സ്വീകരിച്ചിട്ടില്ല. ആചാര്യസ്വാമികളും കഴിഞ്ഞതിൻ്റെ തുടർച്ച ഇത് എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് കാണ്ഡമായിട്ട് തിരിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സപ്തമ അധ്യായയെ സൂചിതേ ദ്വി പ്രകൃതി ഈശ്വരസ്യ. സപ്തമാധ്യായത്തിൽ ഈശ്വരന്റെ രണ്ട് പ്രകൃതികളെ കുറിച്ച് പറഞ്ഞു. അവിടെ അവരെയും ഇതസ്ഥന്യാം പ്രകൃതി വിധിമാം ഇകാം ജീവഭൂതം, ഒന്ന് ജീവഭൂതമായ പ്രകൃതിയെ കുറിച്ച് പറഞ്ഞു, മറ്റൊന്ന് ഭൂമി രാപോ നരോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയമ്മേ ഭിന്ന പ്രകൃതി രഷ്ടത. അതെല്ലാം പറഞ്ഞു തന്റെ അഷ്ടപ്രകൃതികളെ കുറിച്ച് പറഞ്ഞു. അതിനിവിടെ സൂചിപ്പിക്കുകയാണ് സപ്തമി അധ്യായെ സൂചിതേ ദ്വേ പ്രകൃതി ഈശ്വരസ്യ ത്രിഗുണാത്മിക അഷ്ടത. ഈശ്വരന്റെ ഈ അഷ്ടപ്രകൃതി, ഇത് മറ്റ് പല ഭാഗങ്ങളും വരുന്നുണ്ട്. ശിവപുരാണത്തിൽ പറയും ശിവൻ അഷ്ടമൂർത്തിയാണ്. അങ്ങനെ തന്നെ കാളിദാസനും തന്റെ കാവ്യത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അഷ്ടമൂർത്തിയായ ശിവൻ. അപ്പൊ ഇവിടെയും പറയുന്ന എന്താണോ, എന്റെ പ്രകൃതി അഷ്ടപ്രകാരത്തിലാണ്, ത്രിഗുണാത്മിക അഷ്ടധ ഭിന്ന അഷ്ടധാ ഭിന്ന, അത് എട്ട് പിരിവുകളോടുകൂടിയതാണ് ഈശ്വരന്റെ പ്രകൃതി. അപര അത് അപരപ്രകൃതിയാണ്. ശ്രുതിയിലും പരയും അവരെയും പ്രകൃതി രണ്ടായി തിരിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ സംസാരഹേതുത്വ സംസാരത്തിന് ഹേതുവാണ് എന്ന് പറയുന്നു. അവിടെ ഭൂമി രാഗോ അനലോ വായു ഖമ്മനോ ബുദ്ധിരേവച എന്ന് പറയുന്നു. ഇത് മഹാഭാരതത്തിൽ പല ഭാഗങ്ങളിലും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. ഗീതയിൽ ഭഗവാൻ ഉപദേശിക്കുന്നിടത്തല്ല, മഹാഭാരതത്തിൽ പറയുന്ന പല ഗീതകളിലും പിന്നെ പലരുടെ ഉപദേശങ്ങളും, ഭീഷ്മരുടെ ഉപദേശം അതുപോലെ ഓരോ ഋഷിമാരുടെ ഉപദേശങ്ങൾ എല്ലാം പല പല ഉപദേശങ്ങൾ വരുന്നുണ്ട്. ഉപദേശ സന്ദർഭങ്ങളിലെല്ലാം ഈ പ്രകൃതി ഏകദേശം സമാനമായിട്ട് ആ പ്രകൃതിയുടെ വിഭജനം ഗീതയിൽ പറയുന്ന, ഗീതയിലല്ല, ഗീത എന്ന് പറയുന്നത് മഹാഭാരതത്തിൻ്റെ ഒരു ഭാഗമായി ചിന്തിച്ചാൽ മതി. കാരണം ഇവിടെ പറയുന്ന ഈ ഉപദേശങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ മഹാഭാരതത്തിൽ വരുന്നുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇന്ന് കൂടുതൽ ബന്ധം വരുന്നത് ഏറ്റവും പ്രാചീനമായ സാംഖ്യ സിദ്ധാന്തത്തോടാണ്, കപിലന്റെ സാംഖ്യ സിദ്ധാന്തം. അതിനോടാണ് ഇതിന് കൂടുതൽ ബന്ധം വരുന്നത്. സാംഖ്യ സിദ്ധാന്തത്തോട് എങ്ങനെ ബന്ധം വരുന്നു എന്ന് പറഞ്ഞാൽ സാംഖ്യന്റെ പദാർത്ഥ വിഭജനം, സാംഖ്യന്റെ പദാർത്ഥ വിഭജനം ആണ് വളരെ ശാസ്ത്രീയമായിട്ട് ഉള്ള ഏറ്റവും നമുക്ക് ഉപലബ്ധമായിട്ടുള്ള ഏറ്റവും പ്രാചീനമായ പദാർത്ഥ വിഭജനം. സാംഖ്യശാസ്ത്രത്തെ കുറിച്ച് ഒരു ഗവേഷണ പഠനങ്ങളൊക്കെ നടത്തി പലരും പറയുന്നത് പല ഉപനിഷത്തുകൾ പോലും ഈ സാംഖ്യ കപിലന്റെ സാംഖ്യശാസ്ത്രത്തിന് ശേഷം ഉണ്ടായിട്ടുള്ളതെന്നാണ്. ഉപനിഷത്തുകളെ വരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത്രയും പ്രാചീനമാണ്, അതിന്റെ ഒരു പദാർത്ഥ വിഭജനമാണ് ഗീതയിൽ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ സാംഖ്യ തത്വത്തെ അതേപടി സ്വീകരിച്ചെന്ന് പറയാൻ പറ്റില്ല. സാംഖ്യശാസ്ത്രമാണ് ഗീതയിൽ പറയുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം സാംഖ്യശാസ്ത്രത്തിലുള്ള ഒരു പ്രത്യേകത എന്താണോ, ഏറ്റവും വലിയ പ്രത്യേകത പദാർത്ഥ വിഭജനം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അവിടെ തത്വങ്ങളെ വിഭജിക്കുമ്പോൾ അവിടെ ഈശ്വരനും സ്ഥാനമൊന്നും കൊടുക്കുന്നില്ല, ഈശ്വരനെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. സാംഖ്യശാസ്ത്രമായിട്ട് നമുക്ക് കിട്ടുന്നത് പ്രധാനമായിട്ടും ഈശ്വരകൃഷ്ണൻ എഴുതിയ സാംഖ്യകാരികൾ, പിന്നെ അതിന് പ്രസിദ്ധമായി ഇരിക്കുന്നത് പ്രധാനമായിട്ടും മൂന്നാല് വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാലും ഗൗഡപാദർ എഴുതിയെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യാഖ്യാനവും വാചസ്പതി മിശ്ര എഴുതിയിരിക്കുന്ന തത്വവൈശാരഥി എന്ന് പറയുന്ന മറ്റൊരു വ്യാഖ്യാനം, അത് രണ്ടുമാണ്. അതുകൂടാതെ ആധുനിക വ്യാഖ്യാതാക്കൾ എഴുതിയ സംസ്കൃത വ്യാഖ്യാനങ്ങൾ വേറെയുണ്ട്. അവിടെ ഈ സാംഖ്യ കാരികകളെ, അല്ല സാങ്കികാരിക എന്ന് പറയുന്നു, സാങ്കിക ദർശനത്തെ കുറിച്ച് പറയുന്നു. അതിനും അതിൻ്റെ പ്രാചീന വ്യാഖ്യാതാക്കളൊന്നും സാങ്കിസൂത്രങ്ങളെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ സാങ്കിസൂത്രങ്ങളിന്ന് ഉപലഭ്യമാണ്. സാങ്കിസൂത്രങ്ങളെയും സാങ്കിസൂത്രങ്ങൾ കപില മഹർഷി നേരിട്ട് രചിച്ചാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊരു വിവാദമുണ്ട്. അത് പിൽക്കാലത്ത് അവർ എഴുതിയാണെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് സാങ്കേദർശനത്തിന് പൊതുവെ പഴയ വ്യാഖ്യാതാക്കളെല്ലാം ആധാരമായി സ്വീകരിച്ചിരിക്കുന്നത് ഈശ്വരകൃഷ്ണന്റെ സാങ്ക്യ കാരികയാണ്. അപ്പോൾ സാങ്ക്യ സിദ്ധാന്തങ്ങൾ അതിൽ ക്രോഡീകരിച്ചിരിക്കുകയാണ്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന സാങ്ക്യ സിദ്ധാന്തത്തിൽ പ്രധാനമായി വരുന്ന വ്യത്യാസം ഈശ്വരനെ അവിടെ അംഗീകരിച്ചിട്ടില്ല. അതുമാത്രമല്ല, പ്രകൃതിയാണ് ജഗത്തിന് കാരണമെന്ന് പറയുന്നു. ഇവിടെ പറയുന്ന ഭിന്നാ പ്രകൃതി എന്നിവിടെ പറയുന്നതാണ്. ആ പ്രകൃതി ശബ്ദം തന്നെ സാങ്ക്യ സിദ്ധാന്തത്തിൽ നിന്ന് വന്നതാണ്. നമ്മളിന്ന് ഉപയോഗിക്കുന്ന പ്രകൃതി പോലും അതിൽ നിന്ന് അർത്ഥഭേദം വന്ന് ഉപയോഗിക്കുന്നതാണ്. ആ പ്രകൃതിയാണ് ജഗത്തിന് കാരണമെന്നുള്ളതാണ് അവർ പ്രധാനമെന്നും പറയും. പ്രധാനം അല്ലെങ്കിൽ പ്രകൃതി, അതിനെ ശങ്കരാചാര്യർ വളരെ ശക്തമായി നിഷേധിക്കുന്നു. കാരണം പ്രകൃതി കാരണമെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഈശ്വരൻ്റെ ആവശ്യമില്ല. അതൊരു തരം ഭൗതികവാദമാണ്. ആത്മാവിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും മറ്റ് ആസ്തികവാദങ്ങളിൽ പറയുന്ന പോലെ എന്നാൽ ഈശ്വരനെ അംഗീകരിക്കുന്ന ചിന്താഗതിക്കാർ പറയുന്ന പോലെ ആത്മാവ് അല്ലെങ്കിൽ ജീവൻ, പ്രകൃതി ഇതിന് രണ്ടിനപ്പുറം ഒരു ഈശ്വരൻ, തൃത്വം. ഈ തൃത്വമാണ് സാധാരണ നമ്മുടെ തത്വചിന്തകന്മാരുടെ എല്ലാം ചിന്തയ്ക്ക് പ്രധാന വിഷയമായിരിക്കുന്നു. എല്ലാ തത്വചിന്തയിലും ഒരു കൂട്ടർ ഈശ്വരനെ അംഗീകരിക്കുന്നു, വേറെ കൂട്ടർ അതിനെ നിഷേധിക്കുന്നു. മറ്റു ചിലർ ആത്മാവിനെ കൂടെ സ്വീകരിക്കുന്നു, മറ്റു ചിലർ ആത്മാവിനെ നിഷേധിക്കുന്നു. ഒരു കൂട്ടർ പ്രകൃതിയെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. ചരവാകന്മാരും മറ്റും പ്രകൃതിയെ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. അതിനെല്ലാം അവലംബം അടിസ്ഥാനമായിരിക്കുന്ന ഈ സാങ്കേശാസ്ത്രം തന്നെ. ഇനി കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പം ന്യായ വൈശേഷിക ദർശനങ്ങളിലെല്ലാം ആ പ്രകൃതിയും പുരുഷനെയും ഈശ്വരനെയും കൂടെ അംഗീകരിക്കുന്നു. സാങ്കേശാസ്ത്രത്തിൻ്റെ അടുത്ത പടിയായി വരുന്ന യോഗശാസ്ത്രത്തിൽ അവിടെ വരുമ്പം ഈശ്വരനെ കൂടെ സ്വീകരിക്കുന്നു. പക്ഷെ സാങ്കന്മാർ അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല. അവർ പറയുന്നത് ഈശ്വരൻ്റെ ആവശ്യമില്ല, ജഗത്തിൻ്റെ സൃഷ്ടിക്ക് പ്രകൃതി തന്നെ പര്യാപ്തമാണ്. അതേ ഒരാശയത്തിന് അല്പം വ്യത്യാസപ്പെടുത്തിയാണ് ഗീതയിൽ സ്വീകരിച്ചിരിക്കുന്നു. പ്രകൃതി സ്വയതേ സചരാചരം, പ്രകൃതിയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്, അത് തന്നെയാണ് ഇവിടെ ഗീതയിൽ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ ചെറിയൊരു വ്യത്യാസം എന്താണ്? മയാധ്യക്ഷേണ എന്നുള്ള കൂട്ടിച്ചേർത്ത് ഞാൻ അധ്യക്ഷനായിരിക്കെ എന്റെ, അവിടെ തന്നെ പറയുന്നു എന്താണ്, എനിക്കിതിൽ യാതൊരു കർത്തൃത്വമില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കർത്തൃത്വം മുഴുവൻ പ്രകൃതിയിൽ വച്ചിരിക്കുകയാണ്. സൃഷ്ടി എന്ന് പറയുന്ന ജോലി മുഴുവൻ പ്രകൃതിക്കാണ്. അതിനാണ് സാങ്കേന്മാരും പറയുന്നത് ഈശ്വരനവിടെ കൂട്ടിച്ചേർത്തെങ്കിലും ഈശ്വരന് ഇതിന് യാതൊരു പങ്കുമില്ലെന്നാണ്. ഈശ്വരൻ എന്താണ് അതിന്റെ പങ്കെന്ന് പറയുന്നത്? ഈശ്വരനവിടെ കേവലം അധ്യക്ഷനായിരിക്കുന്നു, അഞ്ചു ഒരു സാക്ഷി മാത്രനായിരിക്കുന്നു ഈശ്വരൻ. അപ്പൊ ഈശ്വരവാദികൾ ഈശ്വരൻ അംഗീകരിക്കുന്നവർ പറയുന്നത് എന്താണ്? പ്രകൃതി ജഡാത്മികയാണ്, ജഡാത്മികയായിരിക്കുന്ന പ്രകൃതിക്ക് ഒരിക്കലും സൃഷ്ടി സാധ്യമല്ല, അതുകൊണ്ട് പ്രധാനത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് സൃഷ്ടി ഒരിക്കലും സംഭവിക്കത്തില്ല. അപ്പൊ ഈ ഒരു കാര്യം സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ബ്രഹ്മസൂത്രത്തിൽ മറ്റും ശങ്കരാചാര്യർ കൂടുതൽ വാക്യങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അവിടെ ചർച്ച ചെയ്തിരിക്കുന്നത് ഈ സാങ്കന്മാരുടെ സിദ്ധാന്തത്തെക്കുറിച്ച് അവരെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ജഡ ആയിരിക്കുന്ന പ്രകൃതിക്ക് സൃഷ്ടി ഒരിക്കലും സാധ്യമേ അല്ല. അതിന് എന്ത് വേണം? ഈശ്വര ചൈതന്യം കൂടി ആ പ്രകൃതിയിലോട്ട് അത് സന്നിവേശിപ്പിക്കും. ഈശ്വര ചൈതന്യത്തെ അതിനോട് കൂട്ടിച്ചേർക്കും. അപ്പൊ സാഖ്യന്മാരും ഗീതാകാരനും പറയുന്നതിന് ഇത്ര വ്യത്യാസമുള്ളു. എന്താണോ പ്രകൃതി ചൈതന്യവത്തായാലേ അതിനെ സൃഷ്ടിക്കാൻ പറ്റൂ. ഇപ്പൊ ചൈതന്യരഹിതയായിരിക്കുന്ന ജഡ പ്രകൃതി ഒരിക്കലും സൃഷ്ടിക്ക് കാരണമല്ല, ജഡമായ ഒരു വസ്തുവിന് സൃഷ്ടിയെ സാധ്യമല്ല എന്ന്. ഇതാണ് ഭാഷ്യകാരന്റെയും സാംഖ്യ സിദ്ധാന്തം തമ്മിലുള്ള ചർച്ചയുടെ പ്രധാനമായിട്ടുള്ള വിഷയം. ഭാഷ്യകാരൻ പറയുന്നത് ജഡപ്രകൃതിക്ക് സൃഷ്ടി സാധ്യമല്ല, സമയം സാംഖ്യകാരൻ പറയുന്നത് എന്താണ്? ജഡപ്രകൃതിക്ക് സൃഷ്ടിക്കാൻ പറ്റും. ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്? അവിടെ ഈശ്വരന്റെ സാന്നിധ്യം കൂടെ വേണം, അത് അംഗീകരിക്കുന്നുണ്ട്. സാംഖ്യ അദ്വൈതികൾ സ്വീകരിച്ചിരിക്കുന്ന പല സിദ്ധാന്തങ്ങളും സാംഖ്യന്മാരുടെയാണ്. അദ്വൈത സിദ്ധാന്തത്തെ ശങ്കരാചാര്യർ, അദ്വൈതം എന്ന് പറയുന്നത് ശങ്കരാചാര്യരുടെ സ്വന്തം സിദ്ധാന്തമാണ്, ശങ്കരാചാര്യര് ആവിഷ്കരിച്ച് രൂപപ്പെടുത്തിയതാണ്. അതിന് ശങ്കരാചാര്യർ പറയുന്നത് ഇതിന് പ്രമാണം ശ്രുതിയാണ് എന്നാണ് ശങ്കരാചാര്യർ അവകാശപ്പെടുന്നത്. പക്ഷെ അത് രാമാനുജനോ മാധ്വനോ അതുപോലുള്ള ആചാര്യന്മാരൊന്നും അത് അംഗീകരിക്കുന്നില്ല. ശങ്കരാചാര്യർ പറയുന്നതായ അവതരിപ്പിക്കുന്നതായ അദ്വൈത സിദ്ധാന്തത്തിന് ശ്രുതി ഒരിക്കലും പ്രമാണമല്ലെന്നാണ് അവരുടെ പക്ഷം. ശങ്കരാചാര്യർക്ക് മുമ്പ് ശ്രുതിയെ വ്യാഖ്യാനിച്ചവരും അത് തന്നെ പറയുന്നത്. ശ്രുതിയുടെ വേദത്തിന്റെ അർത്ഥത്തെ അതിനു മുമ്പും പലരും നിർണ്ണയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിഘണ്ടവും നിരുത്തുമൊക്കെ അതിന്റെ തെളിവുകളാണ്. അവരും പറയുന്നത് എന്താണ്? ഈ പറയുന്ന നിർവിശേഷ അദ്വൈതം അതിനൊരിക്കലും ശ്രുതി പ്രമാണമേ അല്ല, വേദം പ്രമാണമേ അല്ല, ഉപനിഷത്തുകളിലൊന്നും അതിനെക്കുറിച്ച് യാതൊരു സൂചനയില്ലെന്നും. ശങ്കരാചാര്യർക്ക് ശേഷം വന്നിട്ടുള്ളവർ പറയുന്നു അത് തന്നെ. ഉപനിഷത്തിൽ ഇങ്ങനെ ഒരു അദ്വൈതത്തെ കുറിച്ച് പറയുന്നതേയില്ല. അദ്വൈതം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അദ്വൈതം പഠിക്കുന്നവർ പറയുന്ന എന്താണ്? ഉപനിഷത്തിന്റെ അവസാന വാക്കാണ് അദ്വൈതം, അതിനപ്പുറം ഉപനിഷത്തിനൊന്നും പറയാനില്ലെന്നാണ്. അതിനെ നിഷേധിക്കുന്നവരാണ് രാമാനുജൻ, മാധ്വൻ, നിംബാർക്കൻ, ശ്രീവല്ലഭൻ, ഇങ്ങനെ വളരെ വളരെ ആചാര്യന്മാർ. അതിൽ കൂടുതൽ ആചാര്യന്മാർ വന്നിട്ട് അതിനെ നിഷേധിക്കും. ശങ്കരാചാര്യർ വളരെ ശക്തമായി ഇതിനെ സമർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ സമർത്ഥിക്കുന്നതിന് വേണ്ടി ശങ്കരാചാര്യർ സ്വീകരിച്ചിട്ടുള്ള പല സിദ്ധാന്തങ്ങളും ഈ സാംഖ്യദർശനത്തിൽ നിന്ന് കടമെടുത്താണ്. സാംഖ്യദർശനമാണ് ശങ്കരാചാര്യർക്ക് അങ്ങനെ ഒരു വെളിച്ചം കൊടുക്കുന്നത്. ഇത് പ്രധാനമായിട്ടുള്ളത് മറ്റൊരു ദാർശനികന്മാരും അംഗീകരിക്കാത്ത ഒന്നാണ്, ജീവൻ നിർഗുണനാണെന്നുള്ളത്. ഒരു സങ്കല്പം, ജീവൻ പരമാർത്ഥത്തിൽ നിർഗുണനാണ്. ഇത് മറ്റൊരു കൂട്ടരും അംഗീകരിക്കുന്നില്ല. എന്നുവെച്ചാൽ മറ്റ് ആസ്തിക ദർശനങ്ങളിലോ നാസ്തിക ദർശനങ്ങളിലോ ഒന്നിലും ഇതിനെ അംഗീകരിക്കുന്നില്ല. എല്ലാവരും ജീവനെ സഗുണമായിട്ടാണ് സ്വീകരിക്കുന്നത്. ജീവന് ചില ഗുണങ്ങളുണ്ടെന്നാണ്. ജീവനെ നിർഗുണമായി സ്വീകരിച്ചത് ആദ്യമായി അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് സാംഖ്യന്മാരാണ്. കപിലനാണ് ജീവനെ നിർഗുണമായിട്ട് പറയുന്നത്. പക്ഷെ അങ്ങനെ നിർഗുണമായി പറഞ്ഞെങ്കിലും അത് പൂർണ്ണമായിരുന്നില്ല. കപിലൻ അവതരിപ്പിച്ച നിർഗുണം, അതിൽ കപിലൻ എന്താണ് പറഞ്ഞത്? ജീവൻ നിർഗുണനാണ്, പക്ഷേ അത് ഭോക്താവാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അതിൻ്റെ നിർഗുണത്വത്തിന് ഉടമുണ്ടായി. വീണ്ടും അതിനെ ഒന്നുകൂടി പരിഷ്കരിച്ച് ശങ്കരാചാര്യർ നിഷേധിച്ചു, അത് ഭോക്താവുമല്ല എന്ന് സമർത്ഥിച്ചു. സമർത്ഥിച്ച് ആ സാംഖ്യ ദർശനത്തിനോടുകൂടി ഇവിടെ ഗീതയിലും മറ്റും പറയുന്നതായ ഇതിനെ കൂടെ സ്വീകരിച്ച് ഈശ്വരനെ കൂടെ ചേർത്ത്. ഇനി ഇതിനും മറ്റൊരു പക്ഷമുണ്ട്. ശങ്കരാചാര്യർക്ക് ശേഷം ഈ സാംഖ്യ ദർശനത്തെക്കുറിച്ച് പഠനങ്ങളൊക്കെ നടത്തിയ പലരും പറയുന്നത് സാംഖ്യദർശനത്തിന് ഈശ്വരനെ കൂടി അംഗീകരിച്ചിരുന്നു എന്നാണ്. ഈശ്വരകൃഷ്ണന്റെ സാംഖ്യ കാരിക അനുസരിച്ച് സാംഖ്യദർശനത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവിടെ ഈശ്വരനെ കുറിച്ച് പറയുന്നില്ലെങ്കിലും സാംഖ്യദർശനം ഈശ്വരനെ അംഗീകരിച്ചിരുന്നു, ശങ്കരാചാര്യർ അത് അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞ് ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പഠന ഗ്രന്ഥങ്ങളുമുണ്ട്. അത് മറ്റൊരു വിഷയം. ഇപ്പൊ ശങ്കരാചാര്യർ അവതരിപ്പിച്ച സാംഖ്യദർശനത്തിന് ഈശ്വരനെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ശങ്കരാചാര്യർ അതിനെ ശക്തമായി നിഷേധിച്ചു. ഒരിക്കലും ജഡമായ പ്രകൃതിയിൽ നിന്ന് ഒരിക്കലും സൃഷ്ടി സംഭവിക്കത്തേയില്ല. ജീവൻ ഒരിക്കലും അതിന് ശേഷിയില്ല. അതുകൊണ്ട് ഒരു ഈശ്വരനെ അംഗീകരിച്ചേ തീരും. അങ്ങനെ ഒരു ഈശ്വരനെ കുറിച്ച് അതിനുശേഷം വന്ന ദാർശനികന്മാരെല്ലാം സ്വീകരിച്ചിട്ടുമുണ്ട്. പ്രധാനമായിട്ടും സംഖ്യന്മാരെ നിഷേധിക്കുന്ന നൈയായിക, അതായത് കണാദൻ, ഗൗതമൻ തുടങ്ങിയ ഋഷിമാർ, അവരെല്ലാം ഈശ്വരനെ അംഗീകരിക്കുന്നു. അവർ സാങ്കിശാസ്ത്ര കപിലന്റെ പിന്നാലെ വന്നവരാണ്, എന്നാലും അവരതെല്ലാം അംഗീകരിക്കുന്നുണ്ട്. അപ്പം അവർ സ്വീകരിച്ചിരിക്കുന്ന ഈശ്വരവാദത്തെ കൂടെ സ്വീകരിച്ച് പിന്നെ സാങ്ക്യന്റെ ജീവ നിർഗുണവാദം ഇതിനെ സ്വീകരിച്ചു. പ്രകൃതിയാണ് സൃഷ്ടിക്കുന്നതെന്നുള്ള ശങ്കരാചാര്യം അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രകൃതി ചൈതന്യവത്തായ പ്രകൃതി, ഈശ്വരന്റെ സാന്നിധ്യത്തിൽ പ്രകൃതി സൃഷ്ടിക്കുന്നു. അതാണ് ഇവിടെ ഗീതയിലും പറയുന്നത്. അങ്ങനെ ഈ ദർശനങ്ങൾക്ക് ഒരു ചരിത്രമുണ്ട്, അതിനൊരു പരിണാമമുണ്ട്. അപ്പോൾ ഒരു ദർശനവും സ്വതന്ത്രമായി നിൽക്കുന്നില്ല. അദ്വൈതം എന്ന് പറയുമ്പോൾ ഈ പല ദർശനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നതാണ്. ശങ്കരാചാര്യ അദ്വൈതത്തെ ആവിഷ്കരിച്ചു എന്ന് പറയുമ്പോൾ സ്വതന്ത്രമായിട്ടല്ല, അതിനു മുമ്പ് നിലവിലിരുന്ന പല ആശയങ്ങളെയും ക്രോഡീകരിച്ച് അതിന് സ്വന്തമായ ഒരു നിഗമനത്തിലെത്തിയതാണ് ഈ അദ്വൈത സിദ്ധാന്തം. നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ശങ്കരാചാര്യ അദ്വൈത സിദ്ധാന്തത്തിന് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ പ്രകൃതി എന്ന് പറയുന്നത് ഇവിടെ മാത്രമല്ല, ഗീതയിൽ മാത്രമല്ല, മഹാഭാരതത്തിൽ പലയിടത്തും. ഇനി മഹാഭാരതത്തിൽ മറ്റു ചില സ്ഥലങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പം അവിടെ കപിലന്റെ പേരെടുത്ത് പറയുന്നുണ്ട്. ഭാഗവതത്തിൽ കപിലന്റെ പേര് എടുത്തു പറയുന്നുണ്ട്. എടുത്തു പറഞ്ഞിട്ട് കപിലന്റെ ദർശനമാണ് സിദ്ധാന്തമാണ് പറയുന്നത് എന്നവിടെ ഗീതയിൽ അത് പേരെടുത്ത് പറയുന്നുണ്ടെങ്കിൽ മഹാഭാരതത്തിൽ പലയിടത്തും ആ പേരെടുത്ത് പറഞ്ഞിട്ട് ഈ പറയുന്ന തത്വചിന്തയ്ക്ക് കപിലന്റെ ദർശനത്തോടുള്ള ആ കടപ്പാടിന് മഹാഭാരതത്തിൽ പല ഭാഗങ്ങളിലും ഉറപ്പിച്ചുറപ്പിച്ച് പറയുന്നു. അതുകൊണ്ട് ഇവിടെയും അത് സൂചിപ്പിക്കുകയാണ്. പക്ഷേ അതിനുള്ള സാധർമ്മ്യവും വൈധർമ്മ്യവും രണ്ടും മനസ്സിലാക്കും. എങ്ങനെ ഇത് കപില ദർശനത്തോട് കടപ്പെട്ടിരിക്കുന്നു, അത് ശങ്കരാചാര്യ സമ്മതിക്കുന്നുണ്ട്. ശങ്കരാചാര്യർ ബ്രഹ്മസൂത്രത്തിൻ്റെ വളരെ ബ്രഹ്മസൂത്രത്തിൻ്റെ പ്രഥമ പാദം മുക്കാലും ഈ സാങ്കേദർശനത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയെല്ലാം നിഷേധിച്ചതിന് ശേഷം അവസാനം ശങ്കരാചാര്യർ പറയുന്നത് താൻ അവതരിപ്പിക്കുന്ന സിദ്ധാന്തത്തിന് കപില ദർശനത്തോടുള്ള കടപ്പാടെന്ന് കുറിച്ച് ഞാനിതിനെ നിഷേധിക്കുന്നുണ്ടെങ്കിലും ഇതിൽ പറയുന്ന പല കാര്യങ്ങളും എൻ്റെ തത്വചിന്തയ്ക്ക് സഹായകമാണ്, ഞാനതിനെ സ്വീകരിക്കുന്നു എന്ന് ശങ്കരാചാര്യർ പറയുന്നുമുണ്ട്. അപ്പോൾ അത് ഇവിടെ സാങ്കേശബ്ദത്തിന്, കാരണം ശങ്കരാചാര്യർക്ക് വളരെ ശങ്കരാചാര്യർ ഒരു തരത്തിലും നിരീശ്വരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല. സാങ്ക്യന്മാർ ഇങ്ങനെ ഈശ്വരനെ നിഷേധിച്ചതുകൊണ്ടാണ് ശങ്കരാചാര്യർ അവരെ നേരെ തിരിഞ്ഞത്, തിരിഞ്ഞ് അവരുടെ സിദ്ധാന്തത്തെ പാടെ നിരാകരിച്ചത്. പക്ഷെ ഈശ്വരവാദം എന്ന് പറയുന്നത് ശങ്കരാചാര്യർക്ക് അത് ഉറപ്പിച്ചത് ശങ്കരാചാര്യമാണ്. മറ്റ് ദർശനങ്ങളിൽ ന്യായവൈശേഷികന്മാരും മറ്റും ഈശ്വരവാദത്തെ അവർ പിന്താങ്ങിയെങ്കിലും ശങ്കരാചാര്യ വാസ്തവത്തിൽ അദ്വൈതത്തെ സമർത്ഥിച്ചെങ്കിലും അദ്വൈതത്തെ സമർത്ഥിച്ച ശങ്കരാചാര്യർ തന്നെയാണ് ഈശ്വരവാദത്തെ ഏറ്റവും കൂടുതൽ പിന്താങ്ങിയത്. നിർഗുണത്തെ, അതുകൊണ്ടാണ് ശങ്കരാചാര്യർക്ക് എതിരെ രണ്ടാക്ഷേപമുള്ളത്. ഒന്ന് പറയുന്ന എന്താണോ പ്രച്ഛന്ന ബൗദ്ധനെന്നാണ് ശങ്കരാചാര്യരെ കുറിച്ച് പറയുന്നത്. അതായത് ബൗദ്ധന്മാരുടേതുപോലെയുള്ള ഒരു സിദ്ധാന്തത്തിൽ, മായാസിദ്ധാന്തത്തിന് ശങ്കരാചാര്യർ ഉറപ്പിച്ചു. അപ്പോൾ ഒരു തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അത് ബൗദ്ധന്മാർ പറഞ്ഞ സിദ്ധാന്തത്തിനോട് വളരെ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ശങ്കരാചാര്യർ പിൽക്കാലത്ത് വന്ന ദ്വൈതികൾ പ്രച്ഛന്ന ബൗദ്ധൻ എന്ന് വിളിച്ചു. ആശയം ബൗദ്ധന്മാർ ശങ്കരാചാര്യരെ കുറിച്ച് പറയുന്നത് എന്താണ്? ബൗദ്ധന്മാർ ശങ്കരാചാര്യരെ കുറിച്ച് പറയുന്നത് ശങ്കരാചാര്യർ ഈശ്വരവാദി എന്നാണ്. ശങ്കരാചാര്യർ ഈ മിഥ്യാവാദവും മറ്റും പറഞ്ഞത് വെറുതെയാണ്, ശങ്കരാചാര്യർ വാസ്തവത്തിൽ ദ്വൈതത്തെ സംബന്ധിച്ചാണെന്നാണ് അവരുടെ പക്ഷം. കാരണം ബൗദ്ധന്മാർ പറയുന്ന ക്ഷണിക വിജ്ഞാനം, ശൂന്യവാദം തുടങ്ങിയ വാദങ്ങളെ സമർത്ഥിക്കുന്ന, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിദ്ധാന്തത്തെ ശങ്കരാചാര്യർ അവതരിപ്പിച്ചുവെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ, ആ ബൗദ്ധന്മാർ പറയുന്ന എന്താണോ, ശങ്കരാചാര്യർ ഇതിനെയൊന്നും യാതൊരു തരത്തിലും പിന്താങ്ങിയിട്ടില്ല, മറിച്ച് ഈ ദ്വൈതവാദത്തെ ഉറപ്പിച്ചാളെന്നാണ്. തൃത്വത്തെ, തൃത്വ സിദ്ധാന്തത്തിനും അംഗീകരിച്ചവരെന്നാണ്. അതായത് ഈ തൃത്വത്തെ നിരാകരിക്കുന്നവരാണ് ബൗദ്ധരിലും നാഗാർജുനെ പോലെയുള്ള ആൾക്കാർ, ശൂന്യവാദത്തെ അംഗീകരിക്കുന്നവർ. അവർ മൂന്ന് കാര്യത്തിൽ നിഷേധിക്കുന്നുണ്ട്. എന്താണ്? ഈശ്വരൻ, ജീവൻ, പ്രകൃതി, ഈ മൂന്നിനെ അവർ നിഷേധിക്കുന്നു. അവരുടെ പരമമായ സിദ്ധാന്തം, ബൗദ്ധ സിദ്ധാന്തത്തിൽ ഏറ്റവും പ്രധാനമായി വരുന്ന ഇതാണ് മാധ്യമികന്മാർ, ശൂന്യവാദികളാണ്. അപ്പം അവർ ശങ്കരാചാര്യ കാണുന്നത് ദ്വൈതവാദികളായിട്ടാണ്. മറ്റൊരു വിഭാഗക്കാർ, ദ്വൈതികൾ ശങ്കരാചാര്യ കാണുന്നത് ശൂന്യവാദി അല്ലെങ്കിൽ ക്ഷണിക വിജ്ഞാനവാദിയായിട്ടാണ്. ഈ അദ്വൈതികൾ ശങ്കരാചാര്യ കാണുന്നത് എന്താണോ, അവർ പറയുന്നത് ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നുള്ള സിദ്ധാന്തത്തെ ആവിഷ്കരിച്ച ആളായിട്ടാണ്. അത് ഓരോരുത്തരും കാണുന്ന കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഞാനിവിടെ പറയുന്നത്, ഇപ്പോൾ ഇതിനെക്കുറിച്ച് പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളുണ്ട്. അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇന്നതാണെന്ന് നമ്മൾ ചാടിക്കേറി തീരുമാനങ്ങളിൽ എത്തിയാൽ അബദ്ധം വരും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠന ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ വെറും കൽപ്പനകളിലൂടെ നിഗമനങ്ങളിൽ എത്താൻ പാടില്ല. ഒരുപാട് ഗവേഷണ പഠനങ്ങൾ ശങ്കരാചാര്യർക്ക് ശേഷവും പലരും നടത്തിയിട്ടുണ്ട് ആധുനിക കാലത്ത്. അപ്പോൾ ഈ പറയുന്ന സിദ്ധാന്തങ്ങൾക്ക്, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, പ്രകൃതി, ഇതെല്ലാം ഈ സങ്കേതങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് സാങ്കേശാസ്ത്രത്തിനോടാണ്. പക്ഷെ ഇവിടെ ഭഗവാൻ വരുമ്പോൾ ശ്രീകൃഷ്ണന്റെ ഉപദേശത്തിൽ എന്ത് വരുന്നു, അതിനൊന്നുകൂടി പരിഷ്കരിച്ചു. അവിടെ ഈശ്വരനെ കൂടെ അതിനോട് കൂട്ടിച്ചേർത്തു. ബന്ധമോക്ഷങ്ങളെയും സാങ്കേന്മാർ പറയുന്ന ബന്ധമോക്ഷങ്ങളിൽ നിന്നല്പം വ്യത്യാസപ്പെടുത്തി, ശങ്കരാചാര്യ അവതരിപ്പിക്കുമ്പോഴോ അതിലും മാറ്റപ്പെടുത്തി വെളിപ്പെടുത്തി അവിടെ അദ്വൈതത്തെ ഉറപ്പിക്കുകയാണ്. അപ്പോൾ അതാണ് ഏഴാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത്. ഭൂമിരാ അപോലനോ വായു ഖമ്മനോ ബുദ്ധി, ഈ പറയുന്നത് സാങ്ഖ്യന്റെ പദാർത്ഥ വിഭജനമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത് പറയുന്ന എന്താണ്, ഇനി മറ്റൊന്നുണ്ട്, അതാണ് ജീവഭൂതയായിരിക്കുന്നതിന്റെ പ്രകൃതി എന്ന് പറയുന്നു. ഗീതാകാലം പറയുമ്പോൾ എന്ത് പറയും, ഉത്തമ പുരുഷസ്ത്വന്യ, ഒരു ഉത്തമ പുരുഷനെ കൂടി അതി വയ്ക്കും. അതാണ് സാങ്കേന്മാർക്ക് നിയോഗിക്കാൻ കഴിയാത്ത ഒരു കാര്യം. അവർക്ക് പ്രധാനം മാത്രം മതി. അവർ പറയുന്ന സൃഷ്ടിക്ക് പ്രധാനത്തിന്റെ ആവശ്യമാണ്. പ്രകൃതി ജഡാത്മികയാണ്. അത് ജഡാത്മികയായിരിക്കുന്ന ഈ പ്രകൃതിയിൽ നിന്ന് എങ്ങനെ സൃഷ്ടി നടക്കും? അവർ പറയുന്ന സൃഷ്ടി എന്ന് പറയുന്നത് പരിണാമമാണ്, മാറ്റമാണ്. അത് ജഡത്തിൽ സംഭവിച്ചോളും, അതിന് വേറൊരു സൃഷ്ടികർത്താവിന്റെ ആവശ്യമൊന്നുമില്ല. പരിണാമം സംഭവിക്കുന്നത് ജഡത്തിൽ സംഭവിക്കാം, അതിന് ഒരു സൃഷ്ടികർത്താവിന്റെ ആവശ്യമില്ലെന്നുള്ളതാണ്. അത് നമ്മൾ സാങ്കേതിക ദർശനം തന്നെ ചർച്ച ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ അതിന്റെ ചില സൂചനകൾ ഇവിടെ ഉള്ളത് കൊണ്ട് അതിനെക്കുറിച്ചൊന്ന് പരാമർശിച്ചേ ഉള്ളൂ. ഇത് അഷ്ടധ എട്ട് പ്രകാരത്തിൽ ഇത് ഭിന്നയായിരിക്കുന്നു. ഇത് അപരപ്രകൃതിയാണ്, ഈശ്വരന്റെ അപരപ്രകൃതി എന്നാണ് പറയുന്നത്. പരാചാന്യ ജീവഭൂത, ഇനി മറ്റൊരു പ്രകൃതിയുണ്ട്, അതെന്താണ്? ജീവസ്വരൂപത്തിലുള്ളത്. ക്ഷേത്രജ്ഞലക്ഷണം, അത് ക്ഷേത്രജ്ഞനാണ്, ഈശ്വരാത്മിക, അത് ഈശ്വരനാണ്, അത് ഈശ്വര സ്വരൂപം തന്നെ അടുത്ത ഗീതയിൽ പറയും. അവിടേക്കാണ് സാങ്കേ സിദ്ധാന്തവുമായി വരുന്ന വ്യത്യാസങ്ങൾ. ഇവിടെ പറയുന്ന എന്താണ്, സാങ്കേൻ പുരുഷനെ കുറിച്ച് പറയുന്നുണ്ട്. ആ പുരുഷൻ നിർഗുണനാണ്, സ്വതന്ത്രനാണ്. ഇവിടെയാണെങ്കിലോ പുരുഷനെന്ന് പറയുന്ന ജീവൻ, പക്ഷേ എന്താണത്, ഈശ്വരൻ തന്നെ. എന്നെ തന്നെ നീ അതായി മനസ്സിലാക്കുക എന്നാണ്. ക്ഷേത്രജ്ഞം ജാപി മാം വിദ്ധി, ഇതാണ് സാങ്കേയവും ഗീതയും തമ്മിൽ വരുന്ന വ്യത്യാസം. എന്നെ നീ ക്ഷേത്രജ്ഞനായി മനസ്സിലാക്കുക, അതാണ് ഇവിടെ ഗീതാകാരൻ പറയുന്നത്. ക്ഷേത്രജ്ഞലക്ഷണ ഈശ്വരാത്മിക, അത് ക്ഷേത്രജ്ഞൻ ഈശ്വരനാണ്. അപ്പൊ രണ്ട് പ്രകൃതി, രണ്ടും ഈശ്വരന്റെ പ്രകൃതിയായിട്ടാണ് പറയുന്നത്. ഒന്ന് ഭൂമിരാഗോനു, ഈ പഞ്ചഭൂതങ്ങൾ എല്ലാം കൂടി ചേർന്നിരിക്കുന്ന ഈ പ്രകൃതി, അത് അവ്യക്തം വരെ പോകും. മറ്റൊന്ന് ക്ഷേത്രജ്ഞൻ, ജീവരൂപത്തിലിരിക്കുന്ന പ്രകൃതി. ആ പ്രകൃതിയെ കുറിച്ച് പറയുന്ന എന്താണ്? അത് ഈശ്വരാത്മികയാണ്. ആ പ്രകൃതി ഈശ്വരൻ തന്നെ. അത് ഗീതയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. യാഭ്യാം പ്രകൃതിഭ്യാം ഈശ്വരോ ജഗതുത്പത്തിസ്ഥിതി ദയഹേതുത്വം പ്രതിപദ്ധ്യതേ. യാഭ്യാം പ്രകൃതിഭ്യാം, ഈ രണ്ട് പ്രകൃതികളെ കൊണ്ടാണ് ഈശ്വരനിൽ ജഗത് കാരണത്വം വരുന്നത്. ജഗതുത്പത്തി സ്ഥിതി ലയഹേതുത്വം, ജഗത്തിന്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് ഈശ്വരനെ കാരണക്കാരനായി സ്വീകരിക്കുന്നത് ഈ രണ്ട് പ്രകൃതികളിലൂടെയാണ്. തത്ര ക്ഷേത്ര ക്ഷേത്രജ്ഞലക്ഷണ പ്രകൃതിദ്വയ നിരൂപണദ്വാരേണ തദ്വത ഈശ്വരസ്യ തത്വനിർദ്ധാരണാർത്ഥം ക്ഷേത്രാധ്യായ ആരംഭ്യതി. ഇവിടെ ക്ഷേത്ര ക്ഷേത്രജ്ഞലക്ഷണ പ്രകൃതിദ്വയ നിരൂപണദ്വാരേണ, എന്തിനാണ് സാധാരണ ചോദിക്കുന്നത്? ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നിടത്ത് എന്തിനാണ് ഈ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും ഒക്കെ ചർച്ച ചെയ്യുന്നത്? ഈശ്വരനെ കുറിച്ച് ചിന്ത ചെയ്യുന്ന ശാസ്ത്രങ്ങളിൽ പ്രകൃതിയെക്കുറിച്ച് എന്തിനാണ്? ഈ നൂലാമാലകളെല്ലാം എന്തിനാണ് ചെയ്യുന്നത്? നേരെ ഈശ്വരൻ ദൈവം ദൈവം ദൈവം എന്ന് ചിന്തിച്ചാൽ മതിയല്ലോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തിനു ചിന്തിക്കാൻ പോകുന്നു? ഇത് ഈ ചർച്ചയിലെല്ലാം പലയിടത്തും വരുന്ന ഒന്നാണ്. വേദം തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് അവിടെ സൃഷ്ടി, സ്ഥിതി, സംഹാരം, പലതരത്തിലുള്ള സൃഷ്ടി, ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിപുലമായി ചർച്ച ചെയ്യും. അത് പലതും പ്രഥമ ദൃഷ്ടിയാവുന്നു, മറ്റൊന്നിനു വിരുദ്ധവുമാണ്. പലതരത്തിലുള്ള സൃഷ്ടികളെ കുറിച്ച് പറയുന്നു. ചിലയിടത്ത് പറയുന്നു അഗ്നിയിൽ നിന്നുണ്ടായി, ചിലയിടത്ത് പറയും ആകാശത്ത് നിന്നുണ്ടായി, ചിലയിടത്ത് നിന്ന് പറയും ശബ്ദത്തിൽ നിന്നുണ്ടായി, ചിലയിടത്ത് നിന്ന് പറയും ശൂന്യതയിൽ നിന്നുണ്ടായി, ചിലയിടത്ത് നിന്ന് പറയും സത്തിൽ നിന്നുണ്ടായി. ഇതെല്ലാം വേദത്തിൽ പറയുന്ന സൃഷ്ടിയെക്കുറിച്ചുള്ള ഓരോ കാഴ്ചപ്പാടുകളാണ്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള സൃഷ്ടികളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിച്ചു എന്തിനാണ് മനസ്സിന് ഇത്രയും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്? അല്ല, ഈശ്വരനെ കുറിച്ച് നിരൂപണം ചെയ്യുന്നെങ്കിൽ ഈശ്വരൻ എന്താണ് അത് മാത്രം ചിന്തിച്ചാൽ അതിന് സച്ചിദാനന്ദമായിട്ടോ അല്ലെങ്കിൽ നിർഗുണ ബ്രഹ്മമായിട്ടോ അനന്ത കല്യാണ ഗുണനിധിയായിട്ടോ ഒക്കെ ചിന്തിച്ചാൽ മതി. എന്തിനാണ് പ്രകൃതിയെക്കുറിച്ച് ഇത്രയും നിരൂപണം ചെയ്ത് പിന്നെ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാൻ പോകുന്നത്? അതിന് സമാധാനം ഭാഷകാരൻ പല പല സ്ഥലങ്ങളും പറയുന്നുണ്ട്, ഇവിടെയും അതൊന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ക്ഷേത്ര ക്ഷേത്രജ്ഞലക്ഷണ പ്രകൃതിദ്വയ നിരൂപണദ്വാരയാണ്. ഇവിടെ പ്രകൃതിയെ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നു, ഒന്ന് ക്ഷേത്രം മറ്റൊന്ന് ക്ഷേത്രജ്ഞൻ. ഇതിനെ നിരൂപണം ചെയ്തുകൊണ്ട് തദ്വത ഈശ്വരസ്യ, ആ പ്രകൃതിയോടുകൂടി സ്ഥിതി ചെയ്യുന്നവനായ ഈശ്വരന്റെ തത്വനിർദ്ധാരണാർത്ഥം, ഈശ്വരന്റെ തത്വത്തെ നിർണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രാധ്യായ ആരംഭ്യത. അതിനുവേണ്ടിയിട്ടാണ് ഈ അധ്യായം. എന്താണ് ഈ അധ്യായത്തിന്റെ ആവശ്യം? അതിനെക്കുറിച്ച് പറയുന്നു. ഈ രണ്ട് പ്രകൃതികളെയും നിരൂപണം ചെയ്യുന്നത് ആ പ്രകൃതിയുടെ നിരൂപണത്തിലൂടെ ഈശ്വരനെ നിരൂപണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ എന്തിനും പ്രകൃതിയുടെ നിരൂപണത്തിലൂടെ ഈശ്വരനെ നിരൂപണം ചെയ്യുന്നത് നേരിട്ടെന്തുകൊണ്ട് ഈശ്വരനെ കുറിച്ച് ചിന്തിച്ചുകൂടാ? വളഞ്ഞ ഒരു വഴി എന്തിനാണ് സ്വീകരിച്ചിരിക്കുന്നത്? കാരണം അതിന് ഭാഷകാരൻ മറ്റ് പല സ്ഥലങ്ങളിലും അതിന് സമാധാനം പറയുന്നുണ്ട്. കാരണം മനുഷ്യന്റെ ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, മറ്റ് കർമ്മകരണങ്ങൾ ഇതെല്ലാം ബഹിർമുഖമായാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യന്റെ ബോധം പ്രഥമമായി ഗ്രഹിക്കുന്ന പ്രകൃതിയാണ്. അപ്പോൾ അവന് പ്രകൃതിയെക്കുറിച്ചാണ് ചിന്തിക്കാനാണെങ്കിലും ഈശ്വരനെ കുറിച്ച് ആണ് ചിന്തിക്കാനാണെങ്കിലും അവൻ്റെ ബോധം, അവൻ്റെ ബുദ്ധി പ്രഥമമായി ഗ്രഹിക്കുന്ന അവൻ്റെ പ്രകൃതി, ആ പ്രകൃതിയെക്കുറിച്ച് അവനുണ്ടായി വരുന്ന സംശയങ്ങൾ, അവൻ്റെ ഊഹാപോഹങ്ങൾ, ഇതിനെല്ലാം ഒരു സമാധാനം ആദ്യം കിട്ടണം. അതെന്തുകൊണ്ടങ്ങനെ സംഭവിച്ചിരിക്കുന്നു? കാരണം പ്രകൃതി സ്ഥൂലയാണ്. ആ സ്ഥൂല പ്രകൃതിയെ ഗ്രഹിക്കുന്നവൻ്റെ ബുദ്ധിയും അതുപോലെ സ്ഥൂലയാണ്. അപ്പം സ്ഥൂലയായ ബുദ്ധിയെ കൊണ്ട് സ്ഥൂലയായ പ്രകൃതിയെ ഗ്രഹിച്ചിരിക്കുന്ന ഒരുവന് അതിസൂക്ഷ്മമായ ഈശ്വരതത്വത്തെ നേരിട്ട് ഗ്രഹിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഈശ്വരതത്വത്തെ ഗ്രഹിക്കുന്നതിനുള്ള ആഗ്രഹമുണ്ടായാലും അതിനുള്ള ശേഷി അവൻ്റെ കരണങ്ങൾക്കില്ല, അവൻ്റെ ബുദ്ധിക്കോ ഇന്ദ്രിയങ്ങൾക്കോ ഒന്നും നേരിട്ട് ഈശ്വരതത്വത്തെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. അത് ബഹിർമുഖമാണ്, സ്ഥൂലമാണ്. രണ്ട് ദോഷങ്ങളാണ് അതിന് പറയുന്നത്. ഒന്നത് ബഹിർമുഖം, മറ്റൊന്ന് സ്ഥൂലം. ഈശ്വരതത്വമാണെങ്കിലോ ഇതിന് നേരെ വിപരീതം, അത് അന്തർമുഖമാണ്, അത് സൂക്ഷ്മവുമാണ്. അപ്പോൾ ബഹിർമുഖവും സ്ഥൂലവുമായിരിക്കുന്ന അവൻ്റെ ഈ ബുദ്ധി കൊണ്ട് ആദ്യമായി ബഹിർമുഖമായിരിക്കുന്ന പ്രകൃതിയെ നിരീക്ഷിക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക, സ്ഥൂലവും ബാഹ്യവുമായതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അതങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കുന്നതിന് ശാസ്ത്രത്തിന്റെ ആവശ്യമുണ്ട്. ശാസ്ത്രം പഠിച്ചിട്ടില്ല, അവൻ പ്രകൃതിയെ പഠിക്കുന്നു. അത് സഹജമായി തന്നെ ബഹിർമുഖമായി പ്രവർത്തിച്ച് ആ മനസ്സിങ്ങനെ പ്രപഞ്ചത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രപഞ്ചത്തിൽ ബഹിർമുഖമായിരിക്കുന്ന മനസ്സിനെ പെട്ടെന്ന് നേരിട്ട് സൂക്ഷ്മമായ ഈശ്വര തത്വത്തിലേക്ക് ആ ജീവന് അതിനുള്ള ചോദനയുണ്ടെങ്കിൽ, എന്നുവെച്ചാൽ അതിനുള്ള ആഗ്രഹം ജിജ്ഞാസയെല്ലാം ഉണ്ടെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൊണ്ടുപോയാൽ അത് ഈശ്വര തത്വത്തെ ഗ്രഹിക്കാതെ മടങ്ങിപ്പോരും. അതുകൊണ്ട് അവന് ക്രമികമായി ആ ഈശ്വര തത്വത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ ശാസ്ത്രങ്ങളിൽ വേദത്തിൽ എല്ലാം ആദ്യം പ്രകൃതിയെ നിരൂപണം ചെയ്യുന്നു. സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു, പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്നു. ഒരിക്കലും പ്രപഞ്ചത്തെക്കുറിച്ച് അവിടെ നിരൂപണം ചെയ്യുന്നത് ഒരിക്കലും ഈ പ്രകൃതി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല. അല്ലെങ്കിൽ സൃഷ്ടിയെക്കുറിച്ച് നിരൂപണം ചെയ്യുന്നത് സൃഷ്ടി എങ്ങനെ സംഭവിച്ചു, ഈ സൃഷ്ടിയിലുള്ള വൈചിത്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല. അല്ലെങ്കിൽ സൃഷ്ടി വിഷയവുമായ ഒരു ജ്ഞാനത്തിന് വേണ്ടിയിട്ടല്ല. എങ്ങനെയാണോ ഭൗതികശാസ്ത്രം സൃഷ്ടിയെക്കുറിച്ച് പഠിക്കുന്നത്, സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ജ്ഞാനത്തിന് വേണ്ടിയിട്ടല്ല. സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനത്തിന് വേണ്ടിയിട്ട് ഇവിടെ അധ്യാത്മശാസ്ത്രത്തിൽ സൃഷ്ടിയെക്കുറിച്ച് നിരൂപണം ചെയ്യുന്നേയില്ല, മറിച്ച് സ്രഷ്ടാവിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്രഷ്ടാവിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് സ്ഥൂലമായ സൃഷ്ടിയിൽ നിന്ന് അവൻ്റെ ബുദ്ധിയെ സൂക്ഷ്മമായ സ്രഷ്ടാവിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഉപായം, അതിനാണ് പ്രക്രിയ എന്ന് പറയുന്നത് എന്നുള്ള ഒരു തരത്തിൽ മാത്രമാണ് ഇവിടെ ഈ പ്രപഞ്ചത്തെ നിരൂപണം ചെയ്യുന്നത്, അല്ലെങ്കിൽ സൃഷ്ടിയെ നിരൂപണം ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയെ നിരൂപണം ചെയ്യുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇവിടെ നമ്മുടെ ശാസ്ത്രത്തിൽ, അദ്വൈത ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ വേദത്തിൽ എല്ലാം സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ പറയും, എന്താണ് ആകാശം ആദ്യം ഉണ്ടായി, ആകാശത്തിൽ നിന്ന് പിന്നീട് വായു, വായുവിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് പൃഥിവി എന്നൊരു സൃഷ്ടിക്രമത്തെക്കുറിച്ച് പറയും. അപ്പോൾ ഭൗതികശാസ്ത്രം പഠിക്കുന്നവരോട് ഈ സൃഷ്ടിക്രമം ഇതുപോലെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ചെറിയ കുട്ടികളാണെങ്കിലും ചിരിക്കും. അങ്ങനെ ആകാശത്തിൽ നിന്ന് വായുണ്ടായി, വായുവിൽ നിന്ന് മറ്റതുണ്ടായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭൗതികശാസ്ത്രത്തിൻ്റെ നിലപാടുകളോട് പൊരുത്തപ്പെടുന്നതല്ല. പ്രകൃതിയെ മനസ്സിലാക്കാൻ വേണ്ടി പ്രകൃതി പഠിക്കുന്ന ശാസ്ത്രമാണ് ഭൗതികശാസ്ത്രം എന്ന് പറയുന്നത്. അത് പ്രകൃതിയെ മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുന്നതാണ്. അധ്യാത്മശാസ്ത്രം എന്ന് പറയുന്നത് ഈശ്വരനെ മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുന്ന ശാസ്ത്രമാണ് അധ്യാത്മശാസ്ത്രം. പ്രകൃതിയെ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, സ്രഷ്ടാവിനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ അങ്ങനെ നിരൂപണം ചെയ്യുന്ന എന്തിനു വേണ്ടി? കാരണം അവിടെ സൃഷ്ടിയെക്കുറിച്ചും പ്രളയത്തെക്കുറിച്ചും പറയുന്നു. സൃഷ്ടി എന്ന് പറയുമ്പോൾ മനസ്സ് ബഹിർമുഖമാകുന്നു, അതുകൊണ്ട് അത് സൂക്ഷ്മത്തിൽ നിന്ന് തുടങ്ങുന്നു. ആകാശം ഏറ്റവും സൂക്ഷ്മമാണ്, ആ സൂക്ഷ്മത്തെക്കാൾ കുറച്ചുകൂടി സ്ഥൂലമാണ് വായു, ആ വായുവിനേക്കാൾ കുറച്ചുകൂടി സ്ഥൂലമാണ് തേജസ്, അതിനേക്കാൾ സ്ഥൂലമാണ് ജലം, അഗ്നിയിൽ നിന്ന് ജലം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ആവശ്യമായിട്ട് തോന്നും. ജലത്തിനേക്കാൾ സ്ഥൂലമാണ് പൃഥ്വി. അങ്ങനെയുള്ള തത്വത്തെ പറയുന്നത് എന്താണ്? ആ സൂക്ഷ്മത്തിൽ നിന്ന് മനസ്സിനെ, കേവലം മനസ്സിനെ സൂക്ഷ്മത്തിൽ നിന്ന് ആ സ്ഥൂലത്തിൽ എത്തിച്ച് വീണ്ടും ആ സ്ഥൂലത്തിൽ നിന്നും അധ്യാരോപ അപവാദം എന്ന് പറയുന്നു. അപ്പോൾ ഏറ്റവും ബഹിർമുഖമായിരിക്കുന്ന സ്ഥൂലത്തിൽ തുടങ്ങി അവിടെ നിന്നും മനസ്സിനെ സൂക്ഷ്മത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് കൊണ്ടുപോയി അവസാനം പ്രകൃതിക്ക് കാരണമായിരിക്കുന്ന, ആകാശത്തിനും കാരണമായിരിക്കുന്ന ഈശ്വര തത്വത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഈ ഭൗതിക ശാസ്ത്ര പഠനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ പറഞ്ഞിരിക്കുന്നത് തെറ്റിദ്ധരിച്ചിട്ട്, എങ്ങനെ ആകാശത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നത് എന്തോ സൃഷ്ടിയുടെ രഹസ്യം പറയണം, അല്ലെങ്കിൽ സൃഷ്ടിക്രമത്തെക്കുറിച്ച് പറയുന്നു എന്ന് ധരിച്ചിട്ട്, തെറ്റിദ്ധരിച്ചിട്ട് ആൾക്കാർ ഇതിനെയും മോഡേൺ ഫിസിക്സുമായിട്ടൊക്കെ യോജിപ്പിച്ചിട്ട് അവിടെ പറയുന്നതാണ് ഇത്, ഇവിടെ പറയുന്നതാണ് അത്, അത് ഇത് ഒന്നു തന്നെ അവസാനം ഒന്നുമല്ലാതെ ആവും. പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അതുമില്ല ഇതും. സ്വാമി സയൻസ് പറയാൻ പോയി കഴിഞ്ഞാൽ അവസാനം പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ സ്വാമിയുടെ കയ്യിൽ സയൻസുമില്ല, ഉപനിഷത്തുമില്ല, രണ്ടുമില്ല. അതുവരും സയൻസ് പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ മനസ്സിലാവും തനിക്ക് സയൻസ് കുറിച്ച് പിടിപാടില്ല എന്ന്. അപ്പോൾ പിന്നെ തിരിച്ച് ഉപനിഷത്തിലേക്ക് വരും. അവിടെ ഒരു പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും അതിനും പിടിപാടില്ല എന്ന്. കാരണം ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്, രണ്ടുമില്ലാതായിപ്പോ. എന്നാലും ആൾക്കാർ ഇതിനെയും അതും, കാരണം ഒരു വലിയൊരു തെറ്റിദ്ധാരണയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് സൃഷ്ടി എന്താണെന്നോ സൃഷ്ടിയുടെ രഹസ്യം എന്താണെന്നോ ഭൗതികമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭൗതിക വിശകലനമേ അല്ല അത്. ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായി എന്നുള്ള പഠിപ്പിക്കുകയല്ല ശ്രുതിയുടെ ഉദ്ദേശം. ഇത് ശങ്കരാചാര്യർ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്, മറ്റു വ്യാഖ്യാതാക്കളും പറയുന്നുണ്ട്. അങ്ങനെ ഭൗതികമായ ഭൗതികശാസ്ത്രത്തിന്റെ പ്രത്യേകത എന്താണ്? ബാഹ്യമായ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഓരോ സിദ്ധാന്തങ്ങൾ എത്തിച്ചേരുന്നതാണ്. ഓരോ നിരീക്ഷണങ്ങൾ എത്തിച്ചേരുന്നതിനാണ് ഭൗതികശാസ്ത്രം എന്ന് പറയുന്നത്. അത് എന്താണ്? ആ ബാഹ്യമായ തന്റെ മനസ്സ്, ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഈ രണ്ടിനെ മാത്രം ആശ്രയിച്ചിട്ടല്ല, ബാഹ്യമായ ഉപാധികളെ, ഉപകരണങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. ആ ഉപകരണങ്ങളെ ആശ്രയിച്ചിട്ട് അവിടെ നടക്കുന്ന എന്താണ്? പദാർത്ഥനിഷ്ഠമായ പഠനമാണ്, വസ്തുനിഷ്ഠമായ പഠനമാണ് അവിടെ നടത്തുന്നത്. ഒരു പദാർത്ഥത്തെ പരിശോധിക്കുകയാണ്. ആധ്യാത്മശാസ്ത്രം ഒരിക്കലും വസ്തുനിഷ്ഠമായ പഠനമല്ല, അത് ആത്മനിഷ്ഠമായ പഠനമാണ്. രണ്ട് കാര്യങ്ങളാണ്. മറ്റു വസ്തുനിഷ്ഠമാണ്. അവിടെ ഭൗതികശാസ്ത്രത്തിൽ എന്താണ്? മനുഷ്യന്റെ കേവലം ബുദ്ധിയെയും ചിന്തയെയും കർണങ്ങളെയും മാത്രം ആശ്രയിച്ചിട്ടല്ല അവിടെ പരീക്ഷണങ്ങളും നിരീക്ഷണം നടത്തുന്നത്. അതിന് ബാഹ്യമായ ഉപകരണങ്ങൾ ആവശ്യമാണ്. അതിനാണ് ലാബിന്റെയും മറ്റും ആവശ്യം വരുന്നത്. ഇത് ലാബിൽ പരീക്ഷിക്കുന്ന കാര്യമല്ല അധ്യാത്മശാസ്ത്രം എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പം ഭൗതികമായി ഭൗതികശാസ്ത്രത്തിന് എത്തുന്ന നിഗമനങ്ങൾ ആ നിഗമനങ്ങളല്ല ഇവിടെ പറയുന്ന. ആകാശത്ത് നിന്ന് വായു ഉണ്ടായി, വായുവിൽ നിന്ന് ഇതുണ്ടായി എന്ന് പറയുന്നു. അത് കേവലം ബുദ്ധിയെ അന്തർമുഖമാക്കുന്നതിന് ഉള്ള ഒരു ഉപായം മാത്രമാണ്. ഒരിക്കലും വസ്തുനിഷ്ഠമായ പഠനങ്ങളല്ല. അവരങ്ങനെ പഠിച്ചിട്ടില്ല. പദാർത്ഥത്തെ എടുത്ത് മുമ്പ് വെച്ചിട്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ട് ഇന്നതാണ് ഇന്നതാണെന്ന് ഇരിക്കുന്നവർ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. ആധ്യാത്മശാസ്ത്രം ഭാരതത്തിൽ അങ്ങനെയുള്ള പഠനങ്ങളൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട്. ഇവിടെ പറയുന്ന അധ്യാത്മശാസ്ത്രത്തെ കുറിച്ചാണ്. അധ്യാത്മശാസ്ത്രത്തിന് ഒരിക്കലും എന്താണ് അങ്ങനെ ഒരു വസ്തുനിഷ്ഠമായ പഠനത്തിന്റെ ആവശ്യമില്ല. അവിടെ അവിടെ കേവലം ആത്മനിഷ്ഠമാണ്. അവിടെ ഒരു കാര്യമേ ചിന്തിക്കുന്നുള്ളൂ, എന്താണ് ഈ ആത്മതത്വത്തെ എങ്ങനെ ബുദ്ധിയുണ്ട്, എത്രമാത്രം അതിനോട് അടുക്കാം. ബുദ്ധിയുണ്ട് ഗ്രഹിക്കാമെന്നും പറയുന്നില്ല, അതിനോട് എത്രമാത്രം അടുക്കാം, അത് എത്ര സൂക്ഷ്മമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ബഹിർമുഖമായിരിക്കുന്ന, ഇവിടെ ഈ പ്രകൃതി എന്നുള്ള ശബ്ദം വന്നുകൊണ്ടാണ് ഇത് പറയുന്നത്, ബഹിർമുഖമായിരിക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ എങ്ങനെ അന്തർമുഖമാക്കും, എങ്ങനെ സ്ഥൂലത്തിൽ നിന്നും മനസ്സിനെ സൂക്ഷ്മത്തിലേക്ക് കൊണ്ടുപോകാം, അതിനുവേണ്ടിയിട്ടാണ് അവിടെ ഈ സൃഷ്ടിക്രമത്തെക്കുറിച്ച് പറയുന്നത്. അല്ലാതെ ഭൗതികമായിട്ടുള്ള ഭൗതികശാസ്ത്രജ്ഞന്മാർ പറയുന്ന തരത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്നതിനല്ല. ഇത് എന്താണോ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ക്രമികമായിട്ടുള്ള ഒരു പഠനമല്ല ഇത് എന്ന് പറയുന്നത്. സയൻസ് എന്ന് പറയുന്നതാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ക്രമികമായിട്ടുള്ള പഠനം. അതിനാണ് സയൻസ് എന്ന് പറയുന്നത്, ഭൗതികശാസ്ത്രം എന്ന് പറയുന്നത്. ഇതങ്ങനെയല്ല. ഇത് അധ്യാത്മശാസ്ത്രം എന്ന് പറയുന്നു ആത്മതത്വം അല്ലെങ്കിൽ ഈശ്വരതത്വത്തിന്റെ അനുസന്ധാനമാണ്. രണ്ട് കാര്യങ്ങളാണ്, രണ്ട് തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി പറഞ്ഞിട്ടുള്ള തത്വങ്ങൾ, തത്വചിന്തകളെ നമ്മൾ, അതാണ് ഭൗതികശാസ്ത്രത്തിന്റെ പരമാവധി എന്ന് പറയുന്നത്. ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ഈ ക്രമം, ആകാശത്തിൽ നിന്നും വായു, വായുവിൽ നിന്ന് അഗ്നി, ഇങ്ങനെ ഈ പറഞ്ഞു വരുന്ന ക്രമം, അത് സൃഷ്ടി അങ്ങനെ സംഭവിച്ചു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി ഈ രീതിയിലായിരിക്കും സംഭവിച്ചത് എന്ന് പറയുന്നത് പോലെ ഒരു ബിഗ് ബാങ് തിയറി എന്നല്ല അവിടെ പറയുന്നത്. അത് പറയുന്ന എന്താണ്? കേവലം നിന്റെ മനസ്സിനെ ഈ രീതി കൊണ്ടുപോവുക, സ്ഥൂലത്തിൽ നിന്ന് നിന്റെ മനസ്സിനെ പിൻവലിച്ച് അത് ഉപാസന അല്ലെങ്കിൽ ധ്യാനത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ആ രീതിയിൽ ചിന്തിച്ച് ചിന്തിച്ച്, അതായത് ഈ ആകാശത്ത് നിന്ന് വായു, ഇത് പറയുന്നത് അധ്യാത്മശാസ്ത്രപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ലയസമാധി എന്ന് പറയുന്ന ഒരു വിചാര പദ്ധതി, ഒരു പ്രക്രിയ, അതിനു വേണ്ടിയിട്ട് മാത്രം നിർദ്ദേശിച്ചിരിക്കുന്നതാണ്. അത് വ്യക്തമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ശങ്കരാചാര്യർ എഴുതിയെന്ന് വരുന്ന പഞ്ചീകരണത്തിന് സുരേശ്വരാചാര്യസ്വാമികൾ എഴുതിയ വ്യാഖ്യാനം അത് വായിച്ചു നോക്കുക. ഇതെങ്ങനെയാണ് ഇതിലൂടെ ലയസമാധി എന്ന് പറയുന്നത്? ശങ്കര പരമ്പരയിൽ പരമഹംസ സന്യാസിമാർക്ക് ഇങ്ങനെ ഒരു ലയസമാധിക്കുള്ള മാർഗത്തെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ക്രമത്തിൽ ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിനെ സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് കൊണ്ടുപോയി മനസ്സിനെ വിലയിപ്പിക്കുക, അങ്ങനെ ഉള്ള ഒരു രീതിക്ക് വേണ്ടി മാത്രമാണ് അത് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പ്രപഞ്ചത്തെ പഠിക്കാൻ വേണ്ടിയിട്ടില്ല. അങ്ങനെയാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു, ഇതാണ് എന്നുള്ള രീതിയിലല്ല അത് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളിതിനെ രണ്ടിനെയും കൂടെ താരതമ്യപ്പെടുത്താൻ, ഭൗതികശാസ്ത്രന്മാർ അവർ പഠിച്ചു പോകുന്ന ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അവരുടെ വിജ്ഞാനവും ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത് രണ്ടും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ താരതമ്യം ചെയ്യാൻ പോകുന്നത് ഈ അധ്യാത്മശാസ്ത്രത്തിന്റെ താല്പര്യം മനസ്സിലാക്കാതെ ചെയ്യുന്ന പരമാബദ്ധമാണ്. അവിടെ അതല്ല. പിന്നെ ആർക്കെങ്കിലും ഇതിലെന്തെങ്കിലും സമാനതകൾ കണ്ടെത്താൻ വേണ്ടി കഴിയുമെങ്കിൽ അത് നല്ലത് തന്നെ, അതല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇവിടെ അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ താല്പര്യം ഒരിക്കലും അതല്ല. ഇവിടെ പറയുന്ന എന്താണോ, അവൻ്റെ ആ സൂക്ഷ്മത്തിലേക്ക് കൊണ്ടുപോകുക, അത് തന്നെയാണ് ഇവിടെ ഗീതയിൽ ചർച്ച ചെയ്യുന്നത്. ഇവിടെ അഷ്ടദാ പ്രകൃതിയെക്കുറിച്ച് പറയുമ്പോൾ ഈ സൃഷ്ടിയുടെ ഭൗതികമായ രഹസ്യം അല്ല വെളിപ്പെടുത്തുന്നു, മറ്റ് മറിച്ച് സൃഷ്ടിയുടെ ആത്മീയ രഹസ്യം വെളിപ്പെടുത്തുന്നു എന്ന് പറയാം. സൃഷ്ടിയുടെ ഭൗതികമായ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതാണ് ഭൗതികശാസ്ത്രത്തിൻ്റെ അന്വേഷണം. സൃഷ്ടിയുടെ ആധ്യാത്മികമായ രഹസ്യം എന്താണെന്ന് വെളിപ്പെടുത്തുന്നതാണ് അധ്യാത്മശാസ്ത്രം. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കൊഴിക്കാൻ പാടില്ല. ജഗതുത്പത്തി സ്ഥിതിയിലെ ഹേതുത്വം പ്രതിപദ്ധ്യതേ. അപ്പോൾ ഈശ്വരനാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതലയങ്ങൾക്ക് ഹേതുവാണെന്ന് പറയുമ്പോൾ, ഈ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ട് ഇതിന് കാരണനായിരിക്കുന്ന ഈശ്വരനെ ധ്യാനിക്കുക, അത് പ്രപഞ്ചത്തെ ബഹിർമുഖമായിരിക്കുന്ന മനസ്സ് അന്തർമുഖമാക്കി അസ്ഥൂലത്തിൽ നിന്ന് പിന്നിലേക്ക് പോയി, സൂക്ഷ്മത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പോയി ആ തത്വത്തെ ഗ്രഹിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ക്ഷേത്രക്ഷേത്രജ്ഞന്മാരെ കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും എല്ലാം പറയുന്നത്. തത്ര ക്ഷേത്രക്ഷേത്രജ്ഞലക്ഷണ പ്രകൃതി ദ്വയ നിരൂപണദ്വാരയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഈ പ്രകൃതിയെ നിരൂപിക്കുന്നതിലൂടെ എന്താ ചെയ്യുന്നത്? തദ്വത ഈശ്വരസ്യ തത്വ നിർദ്ധാരണാണ്. പ്രകൃതിയുടെ തത്വത്തെ നിർശ്ചയിക്കുകയല്ല ഇവിടെ. അങ്ങനെ ധരിക്കരുത്. പ്രകൃതിയെ എവിടെ അധ്യാത്മശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്നു അവിടെയൊന്നും പ്രകൃതിയുടെ തത്വം എന്താണ്, ഭൗതിക ശാസ്ത്രം പറയുന്ന പോലെ ഇന്ന ഇന്ന മൂലകങ്ങൾ കൂടി ചേർന്ന് ഇന്ന ഇന്ന വസ്തുക്കളുണ്ടായി അതിൽ നിന്ന് ഇന്നതുണ്ടായി എന്ന് ഭൗതികശാസ്ത്രം പറയുന്നതെന്നാണ് അവിടെ പ്രകൃതിയുടെ തത്വത്തെ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അക്കാര്യത്തിൽ അവർ പുരോഗമിക്കുന്നുണ്ട്. ഇന്നതൊക്കെയാണ് ഈ പ്രകൃതിയുടെ തത്വം. ഇവിടെ അതല്ല. ഇവിടെ എന്താണ്? തദ്വത, ആ പ്രകൃതിയുടെ ഉടമസ്ഥനായിരിക്കുന്നു, അതിന് സ്വാമിയായിരിക്കുന്ന ഈശ്വരസ്യ തത്വ നിർദ്ധാരണ, ഈശ്വരന്റെ തത്വ നിർദ്ധാരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രകൃതിയെ വിശദീകരിക്കുന്നു. അപ്പോൾ ആ പ്രകൃതി അങ്ങനെ വിശദീകരിക്കുമ്പോൾ അത്രമാത്രമേ പറയത്തുള്ളൂ, അല്ലാതെ ഭൗതികശാസ്ത്രം പറയുന്നത് പോലെ അതിൻ്റെ സൃഷ്ടിയെക്കുറിച്ചല്ല പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ തരത്തിലുള്ള പ്രകൃതിയുടെ ഒരു പരിണാമത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ എവിടെ പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞാലും അതിൻ്റെ താല്പര്യം ഈശ്വരതത്വം എന്താണെന്ന് പ്രകൃതിയെ അറിയുന്ന ആ മനസ്സിനെ ബോധ്യപ്പെടുത്തുക. മനസ്സ് പ്രകൃതി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പ്രകൃതിയെ മാത്രമേ അറിയുന്നുള്ളൂ. ആ മനസ്സ് ഈശ്വരനെ അറിയണം. അതുകൊണ്ട് ഈശ്വരതത്വ നിർദ്ധാരണാർത്ഥം, ഈശ്വരതത്വത്തെ നിർദ്ധാരണം ചെയ്യുന്നതിന് വേണ്ടി ക്ഷേത്രാധ്യായം ആരംഭിക്കുക, ക്ഷേത്രാധ്യായത്തെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ അധ്യാത്മശാസ്ത്രത്തിൽ പ്രകൃതിയെക്കുറിച്ച് പറയുന്നിടത്ത്, ഇപ്പോൾ ഒരു വസ്തുവിനെ എടുത്തു കഴിഞ്ഞാൽ, പൃഥ്വി എന്ന് പറയുന്ന ഒരു തത്വത്തെ എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടായി, അതിനെന്തെല്ലാം സംഭവങ്ങൾ, അതിൻ്റെ പരിണാമങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഈ തരത്തിലല്ല അവിടെ ചിന്തിക്കുന്നത്. അവിടെ പൃഥ്വി എന്ന് പറയുന്നതിനൊരു തത്വമായിട്ടെടുക്കും. അതെന്താണ്? മനുഷ്യൻ്റെ മനസ്സിന് ഏറ്റവും സ്ഥൂലമായി ഉൾക്കൊള്ളാമെന്നുള്ള ഒരു തത്വം, അതേ ഉള്ളൂ പൃഥ്വിക്ക് സ്ഥാനം. അങ്ങനെ ചർച്ച ചെയ്യുന്നിടത്ത് ആ പൃഥ്വി എന്ന് പറയുന്നതിന് നമ്മൾ സാധാരണ ധരിക്കുന്ന മണ്ണെന്നുള്ള അർത്ഥം പോലുമില്ല. ഭൗതികശാസ്ത്രത്തിൽ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മണ്ണെന്ന് തന്നെ. ഇവിടെ പൃഥ്വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേവലം ഒരു തത്വം മാത്രമാണ്. അല്ലാതെ നമ്മൾ ധരിക്കുന്ന തരത്തിൽ അതിന് മണ്ണെന്നുള്ള അർത്ഥത്തിൽ, പിന്നെ അത് മണ്ണിനെ കുറിച്ചുള്ള വിശകലനമല്ല. അപ്പോൾ ആ തത്വം ഏറ്റവും സ്ഥൂലമായി നമുക്ക് പ്രകടമായിരിക്കുന്ന ഈ പൃഥ്വി തത്വം, ആ പൃഥ്വി തത്വത്തിൽ നിന്നും പിന്നീട് നമുക്ക് കുറെ കൂടി നമ്മുടെ മനസ്സിന് പിന്നിലോട്ട് പോയി ഗ്രഹിക്കുക എന്നുള്ളൊരു തത്വം, അതാണ് ആ തത്വം എന്നാണ്. അത് പൃഥ്വി തത്വം എന്ന് പറയുന്നതുകൊണ്ട് ചില എന്താണ് പൃഥ്വിയുടെ വിശേഷത, അത് കഠിനമാണ്, അത് കൂടുതൽ സ്ഥൂലമാണ്, മറ്റങ്ങനെയല്ല തരളമാണ്, കൂടുതൽ സൂക്ഷ്മമാണ്, അതിനേക്കാൾ കുറച്ചുകൂടി സൂക്ഷ്മമായി പോകുന്നു തേജസ് തത്വം, അത് അതിനേക്കാൾ സൂക്ഷ്മമാണ്, അതിനേക്കാൾ കുറച്ചുകൂടി സൂക്ഷ്മമായി പോകുന്നു അത് വായുതത്വം, അതും അതിൻ്റെ സ്ഥൂല സൂക്ഷ്മ താരതമ്യവും ഇന്ദ്രിയ ഗ്രഹണ സാമർഥ്യം അനുസരിച്ചാണ്. ഇന്ദ്രിയങ്ങൾ അതിനെ എങ്ങനെ ഗ്രഹിക്കുന്നു? ഏറ്റവും സ്ഥൂലമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ ആ പൃഥ്വി തത്വത്തെ എല്ലാ ഇന്ദ്രിയങ്ങളും ഒരുമിച്ച് ഗ്രഹിക്കുന്നു. അതിൽ നിന്ന് കുറച്ചുകൂടി പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഒരുപോലെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നിലേക്ക് പിന്നിലേക്ക് പോകുന്നതോറും ഇന്ദ്രിയങ്ങളുടെ ഗ്രഹണ സാമർഥ്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. വായുവിലേക്ക് ചെല്ലുമ്പോൾ ഇന്ദ്രിയ കുറച്ചുകൂടി എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഒരുമിച്ച് വായുവിനെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല, കണ്ണുകൊണ്ട് അതിനെ കാണാൻ പറ്റുന്നില്ല, അങ്ങനെ ചില പോരായ്മകളുണ്ട്. അതിൻ്റെ പിന്നിൽ ആകാശത്തിലേക്ക് ചെല്ലുമ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം അവിടെ പരാജയപ്പെടും, കേവലം മനസ്സുകൊണ്ട് തന്നെ ഗ്രഹിക്കേണ്ടി വരും. അങ്ങനെ അങ്ങനെ നമ്മുടെ അറിവിൻ്റെ സൂക്ഷ്മത, ആ അറിവിൻ്റെ സൂക്ഷ്മതയെ പിന്നിലേക്ക് പിന്നിലേക്ക് കൊണ്ടുപോയി ആ അറിവിന് ബഹിർമുഖമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ വയ്യാത്ത ഒരു അവ്യക്ത തലത്തിലേക്ക് കൊണ്ടുപോയി അതിനും അപ്പുറമാണ് പരമാത്മതത്വം എന്ന് ബോധിപ്പിക്കുക. അങ്ങനെ ഈശ്വരസ്യ തത്വനിർദ്ധാരണാർത്ഥം, ഈശ്വരന്റെ തത്വത്തെ നിർദ്ധാരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ക്ഷേത്രക്ഷേത്രജ്ഞന്മാരെ കുറിച്ചെല്ലാം പറയുന്നത്. ക്ഷേത്രാധ്യായ ആരഭ്യതേ അതീതാനന്തരാധ്യായേച അദ്വേഷ്ടാ സർവഭൂതാന ഇത്യാദിന യാവത് അധ്യായ പരിസമാപ്തി താവത് തത്വജ്ഞാനിന സന്യാസിനാം നിഷ്ഠാ യഥാ തേ വർത്തന്തേ ഇത്യേത് ഉക്തം. അതീതാനന്തരാധ്യായേ തൊട്ടു മുമ്പ് അധ്യായം, അതാണ് അതീതാനന്തരാധ്യായം എന്ന് പറയുന്നത്. തൊട്ടു കഴിഞ്ഞ അധ്യായത്തിൽ എന്താണ് പറയുന്നത്? കാരണം കഴിഞ്ഞ അധ്യായവും ഈ അധ്യായവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുകയാണ്. അധ്യേഷ്ഠ സർവഭൂതാനായിത്യാദ, അധ്യുഷ്ടത്വാദി ഗുണങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞു. ധർമ്മ്യാമൃതം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്തത്. യാവത് അധ്യായ പരിസമാപ്തി, അധ്യായത്തിന്റെ അവസാനം വരെ തത്വജ്ഞാനിന സന്യാസിന നിഷ്ഠ, തത്വജ്ഞാനികളുടെ സന്യാസിമാരുടെ നിഷ്ഠയെക്കുറിച്ച് പറഞ്ഞു. അത് അദ്വൈത മതമനുസരിച്ചാണ്. അല്ലെങ്കിൽ ഭക്തന്മാരുടെ നിഷ്ഠയെക്കുറിച്ച് പറഞ്ഞു, ബ്രഹ്മചാരികളുടെ നിഷ്ഠയെക്കുറിച്ച് പറഞ്ഞു, അങ്ങനെയെല്ലാം പറയാം. ആ നിഷ്ഠയെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്തു. യഥാതേ വർത്തന്റെ നിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ നിഷ്ഠ എന്ന് പറയുന്നത് ഒരാൾ എങ്ങനെ വർത്തിക്കുന്നു അതിനാണ് അയാളുടെ നിഷ്ഠയെന്ന് പറയുന്നത്. ആ നിഷ്ഠയുടെ വ്യാഖ്യാനമാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്, യഥാ തേ വർത്തന്തേ ഇത്യേത് ഉക്തം. ഒരാൾ ഒരിടത്ത് അയാൾ നിൽക്കുന്ന രീതി അതിനാണ് നിഷ്ഠയെന്ന് പറയുന്നത്. ഒരു സന്യാസി അയാൾ വർത്തിക്കുന്നു എന്നുവെച്ചാൽ അയാൾ ജീവിക്കുന്നു, ആ രീതി അതിനയാളുടെ നിഷ്ഠ എന്ന് പറയുന്നു. അപ്പോൾ സന്യാസിയുടെ നിഷ്ഠ എന്താണ്? അധ്യേഷ്ഠ സർവഭൂതാനാം മൈത്രകരുണ ഏവജ എന്ന് പറഞ്ഞ അതാണ്. അതാണ് സന്യാസിയുടെ നിഷ്ഠ, അതാണ് ഭക്തന്റെ നിഷ്ഠ, അതാണ് ബ്രഹ്മചാരിയുടെ നിഷ്ഠ. അതിനെക്കുറിച്ച് അവിടെ വിശദീകരിച്ചു. അവർ ജീവിക്കുന്ന രീതി, അവരുടെ അനുഷ്ഠാന ക്രമങ്ങൾ എല്ലാം അതിനകത്ത് വരും. കേന പുനസ്തേ തത്വജ്ഞാനേന യുക്ത യഥോക്ത ധർമാചരണാത് ഭഗവത പ്രിയ ഭവന്തി ഏവം അർത്ഥ ചായം അധ്യായി ആരഭ്യതേ. കേന പുനസ്തേ തത്വജ്ഞാനേന യുക്ത യഥോക്ത ധർമാചരണ ഭഗവത പ്രിയ ഭവന്തി. ആ തത്വജ്ഞാനികൾ എങ്ങനെ ഈശ്വരന് പ്രിയപ്പെട്ടവരായിരിക്കുന്നു, കേന പുന ഏത് രീതിയിലാണോ തത്വജ്ഞാനേന യുക്ത, അവർ തത്വജ്ഞാനത്തോടുകൂടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഭക്തിയോടുകൂടിയിരിക്കുന്നു, അല്ലെങ്കിൽ ബ്രഹ്മചര്യാദി വ്രതങ്ങളോടുകൂടിയിരിക്കുന്നു, യഥോക്ത ധർമാചരണ അവർ ഈ മുമ്പ് പറഞ്ഞതായ ധർമ്മങ്ങളെയൊക്കെ അവർ ആചരിക്കുന്നു, അവർ ഭഗവത പ്രിയാഭവന്തി അവരെങ്ങനെ ഈശ്വരന് പ്രിയപ്പെട്ടവരായിരിക്കുന്നു. ഭക്ത തേ അതീവമേ പ്രിയ എന്ന് പറഞ്ഞു, ആ ഭക്തന്മാരെനിക്ക് അതീവ പ്രിയന്മാരായി, അവരെങ്ങനെ പ്രിയന്മാരായിരിക്കുന്നു എന്നുവെച്ചാൽ അവരെന്ത് തത്വജ്ഞാനത്തെയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ്. കേന തത്വജ്ഞാനേന യുക്ത എന്നാണ്, എന്ത് തത്വജ്ഞാനം കൊണ്ടാണ് അവർ ഭഗവാന് പ്രിയരായിരിക്കുന്നത്. അയം അധ്യായ ആരഭ്യതേ, അതിനു വേണ്ടിയിട്ടാണ് ഈ അധ്യായത്തെ ആരംഭിക്കുന്നത്. ഭക്തന്മാർ പ്രിയന്മാരായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ആചരണങ്ങളെക്കുറിച്ച് പറഞ്ഞു, അതുകൂടാതെ തന്നെ അവരുടെ അറിവിനെക്കുറിച്ചും പറയും. എന്തറിവുകൊണ്ടാണ് അവർ ഭഗവാന് പ്രിയപ്പെട്ടവരായിരിക്കുന്നത് എന്നുള്ളത്. പ്രകൃതിശ്ച ത്രിഗുണാത്മിക സർവകാര്യ കാരണ വിഷയ ആകാരേണ പരിണത. പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്? അത് ത്രിഗുണരൂപിണിയാണ്. അതും സാഖ്യന്മാരുടെ സിദ്ധാന്തമാണ്. പ്രകൃതി ത്രിഗുണാത്മികയാണെന്നുള്ളത് സർവകാര്യകരണ വിഷയാകാരേണ പരിണത. അത് തന്നെയാണ് സർവകാര്യകരണ രൂപത്തിൽ ശരീരമായും കാര്യം എന്ന് പറയുന്ന ശരീരം, കർണങ്ങൾ എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങൾ, പിന്നെ വിഷയങ്ങൾ ശബ്ദസ്പർശ രൂപരസ, ഇത് പരിണമിച്ചിരിക്കുന്ന എന്താണ്? പ്രകൃതിയാണ്. ഇതും സാഖ്യന്റെ സിദ്ധാന്തമാണ്. ഈ ഒരു ആശയത്തെ ആദ്യമായി ആവിഷ്കരിക്കുന്നത് സാഖ്യന്മാരാണ്. എന്താണ്? പ്രകൃതി ത്രിഗുണാത്മികയാണ്. അവരിൽ നിന്ന് പിന്നെ കടമെടുത്തിട്ടാണ് വേദാന്തികളും എന്നാ അത് പറയുന്നത്. അത് സർവകാര്യകരണ വിഷയാകാരേണോ കാര്യകരണ വിഷയരൂപത്തിൽ അത് പരിണമിച്ചിരിക്കുന്നു. പരിണത എന്ന് പറയുന്നു സർവകാര്യകരണ വിഷയാകാരേണ പരിണത. പുരുഷസ്യ ഭോഗ അപവർഗാർത്ഥ കർത്തവ്യതയാ ദേഹേന്ദ്രിയാദ്യാകാരേണ സംഹന്യതേ. അതെന്ത് ചെയ്യുന്നു? പുരുഷന്റെ ഭോഗ അപവർഗത്തിന് വേണ്ടി. ഇതും സാങ്ക്യന്റെ സിദ്ധാന്തമാണ്, മുഖ്യമായി പറയുന്നതാണ്. അപ്പോൾ ചില ജോലിക്ക് ഇത് ഉപനിഷത്തിലില്ലേ എന്ന് ചോദിക്കും. സാങ്ക്യന്റെ എന്തിനു പറയുന്നു ഇത് ഉപനിഷത്തിലുണ്ട്? അത് ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഈ അദ്വൈത ഉപനിഷത്തിലുണ്ടെന്ന് പറയുന്ന പോലെയാണ്. ശങ്കരാചാര്യർ പറഞ്ഞ അദ്വൈത ഉപനിഷത്തിലുണ്ടെന്ന് പറയുന്ന പോലെയാണ് ഇത് ഉപനിഷത്തിലുണ്ടെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇതിനെല്ലാം ഉപനിഷത്തുമായിട്ട് ബന്ധമുണ്ട്. ഉപനിഷത്തുകളിൽ ഉപനിഷത്തെന്ന് പറയുമ്പോൾ പ്രാചീനമായ ഉപനിഷത്തുകൾ അതിനുദ്ദേശിച്ചാണ് പറയുന്നത്. പിന്നെ അടുത്ത കാലത്തൊക്കെ എഴുതിയിട്ടുള്ള ഒരുപാട് ഉപനിഷത്തുകളുണ്ട്. അതിന് ഉപനിഷത്തായിട്ട് നമുക്കങ്ങനെ ചിന്തിക്കാൻ ഒക്കത്തില്ല. അള്ള ഉപനിഷത്ത് വരെ ഉണ്ട്. അപ്പം അതിൽ ഒക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിന് കാര്യമില്ല. ഒരുപാട് ഈശാ ഉപനിഷത്തുണ്ട്, അള്ള ഉപനിഷത്തുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അത് പണ്ടേ ഉള്ളതാണ് ഉപനിഷത്തിൽ പറഞ്ഞാണ് അള്ളാവും ഈശാവൂത്തൊക്കെ പറയുന്ന ആൾക്കാർ, അത് വേറെ കാര്യം. അപ്പോൾ ഉപനിഷത്തെന്ന് പറയുമ്പോൾ ഇന്നറിയപ്പെടുന്നു 300-ലധികം ഉപനിഷത്തുകൾ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ 300-ലധികം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഉപനിഷത്തുകളിൽ ഒരു 10-15 എണ്ണം മാത്രമേ പ്രാചീനമായിട്ടുള്ളൂ, വേദങ്ങളിലുള്ളൂ. ബാക്കിയുള്ള ഉപനിഷത്തുകളെല്ലാം എഴുതി അതി കൂട്ടിച്ചേർത്താണ് പിൽക്കാലത്ത്. കാരണം അതിനുള്ള തെളിവെന്തെന്ന് വെച്ചാൽ ഉപനിഷത്തുകളിലെ അദ്വൈതം പോലുള്ള ആശയങ്ങൾ വളരെ അവ്യക്തമായിട്ടാണ് കിടക്കുന്നത്. ഇത്രയും വലിയ ഗംഭീരമായ ഭാഷ്യം, ഇത്രയും പേജുകൾ വരികൾ എഴുതി കൂട്ടേണ്ടി വന്ന് എന്തുകൊണ്ടാണ്? അതിൽ ഈ കാര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ എഴുതേണ്ടി വന്നു ഭാഷ്യകാരനും മറ്റു. പക്ഷേ ബാക്കി പിന്നീട് വന്ന ഉപനിഷത്തുകളിലൊക്കെ ആണെങ്കിലും അദ്വൈതമൊക്കെ വളരെ സ്പഷ്ടമായിട്ട് ഒന്നോ രണ്ടോ പേജുകളിൽ തന്നെ വളരെ സ്പഷ്ടമായി പ്രതിപാദനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ എന്താണ്, ഇതൊക്കെ ഭാഷ്യകാരനെ അദ്വൈതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത്തരം ഉപനിഷത്തുകളൊന്നും നിലവിലുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം സർവശാസ്ത്രങ്ങളും അധ്യയനം ചെയ്ത ആളാണ്, വേദങ്ങൾ മുഴുവൻ കണ്ടസ്ഥം ചെയ്ത ആളാണ്. അപ്പോൾ ഭാഷ്യകാരനറിയാത്ത വേദഭാഗങ്ങൾ അന്നുണ്ടായിരുന്നു എന്ന് കരുതാൻ യാതൊരു നിവൃത്തിയും ഇല്ല. കാരണം വേദത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഭാഷ്യകാരൻ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ ഭാഷ്യകാരൻ ഉദ്ധരിക്കാത്ത എന്നാൽ സ്പഷ്ടമായിട്ട് ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഉപനിഷത്തുകൾ ഇന്ന് ലഭ്യമാണ്. അതെല്ലാം പിന്നീട് വന്നതാണ്. അപ്പോൾ എങ്ങനെയാണോ ആ ഭാഷ്യകാരൻ അവതരിപ്പിച്ച സിദ്ധാന്തത്തിന് അതുപോലെ ഈ സാങ്കേ സിദ്ധാന്തം പറയുന്ന ഉപനിഷത്തുകൾ പിൽക്കാലത്ത് വന്ന് ഒരുപാടുണ്ട്. ശരിക്കും 10 ഉപനിഷത്തുകൾ പ്രധാനമായിട്ട് ഈ ആധ്യാത്മികമായ കാര്യങ്ങൾ പറയുന്ന ഉപനിഷത്തുകൾ 10 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ ഭാഷ്യകാരന്റെ കാലത്ത്. അതാണ് ഭാഷ്യകാരൻ ആ 10 എണ്ണത്തിന് വ്യാഖ്യാനം എഴുതിയത്. ബാക്കിയുള്ള ഉപനിഷത്തുകളൊന്നും ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് നമുക്ക് കിട്ടുന്ന വളരെ വ്യക്തമായി അദ്വൈതത്തെക്കുറിച്ച് പറയുന്ന ഉപനിഷത്തുകൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഇതിനെല്ലാം വിട്ടിട്ട് ഭാഷ്യകാരൻ അതിന് ഭാഷ എഴുതിയാണ്. എന്തുകൊണ്ട്? ഈ പറയുന്ന 10 ഉപനിഷത്തുകളിലും ശങ്കരാചാര്യർ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ വലിയ പ്രയാസമുള്ളതാണ്. കാരണം ഒരു ഉദാഹരണം തന്നെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ജഗന്മിഥ്യ എന്ന് പറയുന്ന ആശയം പറയുന്നതിന് മിഥ്യ എന്ന് പറയുന്ന ശബ്ദം ഈ 10 ഉപനിഷത്തിലും ഇല്ലേ ഇല്ല. മിഥ്യ എന്ന് പറയുന്ന പദമേ ഇല്ല. എന്നാലും ശങ്കരാചാര്യ എന്താണ്, ശങ്കരാചാര്യ സകല അഭ്യാസവും ഈ മിഥ്യ എന്ന് പറയുന്ന ഈ ശബ്ദത്തെ ചുറ്റിപ്പറ്റിയാണ്. അത് ഏത് തരത്തിൽ വ്യാഖ്യാനിക്കുന്നു? അതേസമയം മിഥ്യ എന്ന് സ്പഷ്ടമായി പറയുന്ന ഉപനിഷത്തുകൾ വേറെ ഒരുപാടുണ്ട്. അപ്പം അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധി വ്യായാമം ചെയ്യേണ്ട ആവശ്യം ശങ്കരാചാര്യർക്ക് വരത്തില്ലായിരുന്നു. അതുകൊണ്ട് അതുപോലെയാണ് ഈ സാങ്ക്യ ഈ പറയുന്ന കാര്യങ്ങൾ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന ആശയങ്ങൾ പറയുന്ന ഉപനിഷത്തുകൾ ഉണ്ട്. പക്ഷെ അത് എല്ലാം വളരെ അവ്യക്തമായിട്ടാണ്, സ്പഷ്ടമായിട്ടൊന്നും അതിലൊന്നിനും പ്രതിപാദിക്കുന്നില്ല. എന്നാൽ സാങ്ക്യന്റെ സിദ്ധാന്തങ്ങൾ തെളിച്ചു പറയുന്ന ഉപനിഷത്തുകളുണ്ട്. അതൊക്കെ പിൽക്കാലത്ത് വന്നതാണ്, പ്രാചീനമായിട്ടുള്ളതല്ല. ശങ്കരാചാര്യർ ഇത് പറയുന്നതിന് വേണ്ടിയിട്ട് മഹാഭാരതത്തെ പോലും അവലംബിച്ചിട്ടുണ്ട്. മഹാഭാരതത്തിൽ നിന്നും ഉദാഹരണങ്ങൾ എടുത്തിട്ടുണ്ട്. തന്റെ സിദ്ധാന്തത്തിന് പൂർണ്ണമായും സമർത്ഥിക്കുന്നതിന് വേദഭാഗങ്ങൾ കിട്ടാതെ വന്നപ്പോൾ മഹാഭാരതത്തെ ആശ്രയിച്ചിട്ടുണ്ട്. ഉപനിഷത്തിൽ പറയുന്നുണ്ട് ആശയങ്ങൾ, പക്ഷെ അത് ശങ്കരാചാര്യർക്ക് മാത്രം വ്യാഖ്യാനിച്ച് സമർത്ഥിക്കാൻ പറ്റാത്ത രീതിയിൽ നാനാർത്ഥത്തെ വ്യഞ്ജിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശങ്കരാചാര്യർ ഉപനിഷത്തുകളെ എത്രമാത്രം ഉദ്ധരിച്ചോ അത് കൂടുതൽ ഉപനിഷത്തുകളെ ഉദ്ധരിച്ചാലാണ് മാധ്യമം. മാധുൻ ആണ് ഏറ്റവും കൂടുതൽ വേദത്തെ ആശ്രയിച്ചിട്ടുള്ളത്, വേദഭാഗങ്ങളെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് മാധുനാണ്. കൂടുതൽ വേദത്തെ ആശ്രയിച്ചുകൊണ്ട് തന്റെ സിദ്ധാന്തത്തെ മാധ്വാചാര്യര് തന്റെ സിദ്ധാന്തത്തെ കൂടുതൽ പ്രതിപാദിക്കുന്നതിന് പകരം തന്റെ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതിനുള്ള വേദഭാഗങ്ങൾ എടുത്ത് കാണിക്കുക ചെയ്യുന്നു ഭാഷ്യത്തിലല്ല. അപ്പൊ ശങ്കരാചാര്യരുടെ സിദ്ധാന്തത്തെ പ്രതിപാദിക്കുന്നതിൽ കൂടുതൽ വേദഭാഗങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് മാധുവിന്റെ സിദ്ധാന്തത്തിനെയാണ്. അതൊന്നും ഇന്നാരും പഠിക്കാറൊന്നുമില്ല. വിവേക ചൂടാമണി പഠിച്ച് ശങ്കരാചാര്യന്മാരായി നടക്കുന്ന സ്വാമിമാരാണ് ഇന്ന് കൂടുതലും ഉള്ളത്. അതല്ല, ഇത് മാധവൻ ശങ്കരാചാര്യരെക്കാൾ കൂടുതൽ വേദത്തെ ആശ്രയിച്ചിട്ടാണ് തന്റെ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നത് വളരെ യുക്തിയുക്തമായിട്ട്. യുക്തിയുടെ കാര്യത്തിലും ശങ്കരാചാര്യരെക്കാളും ഒട്ടും പിന്നിലല്ല മാധവൻ. അപ്പം നമുക്ക് പറയാൻ പറ്റുമോ ഈ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ശങ്കരാചാര്യർ പറഞ്ഞാണ് എന്ന് പറയാൻ പറ്റത്തില്ല. ശങ്കരാചാര്യർ പറഞ്ഞതും അവിടെയുണ്ട്, മാധവൻ പറഞ്ഞതും അവിടെയുണ്ട്, രാമാനുജൻ പറഞ്ഞതും അവിടെയുണ്ട്. ഇതെല്ലാം അതിൽ നിന്ന് എടുക്കത്തക്ക രീതിയിൽ നാനാർത്ഥത്തെ ദ്യോതിപ്പിക്കുന്നതാണ് ഉപനിഷത്ത് വാക്യങ്ങൾ. അവിടെ ഈ സാങ്ക്യൻ പറഞ്ഞ സിദ്ധാന്തങ്ങളും എല്ലാം വരുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും അവരവരുടെ ആശയത്തെ വിപുലപ്പെടുത്തക്കത്തക്ക രീതിയിലുള്ള വിപുലമായ അർത്ഥങ്ങളാണ് ഉപനിഷത്ത് വാക്യങ്ങളുള്ളത്. ഓരോരുത്തരും എന്ത് ചെയ്യുന്നു, അവരവരുടെ ഉള്ളിലിരിക്കുന്ന ആശയങ്ങളെ, ആശയങ്ങൾക്ക് ഉപോദ്ബലകമായ പ്രമാണങ്ങളെ ആശ്രിതിയിൽ നിന്ന് കണ്ടെത്തിയിട്ട് ആ വാക്യങ്ങളെ അവരവരുടെ സിദ്ധാന്തത്തിന് യോജിച്ച രീതിയിൽ വ്യാഖ്യാനിക്കുന്നു എന്നാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമെന്നുള്ള ഒരു കാര്യം. അത് ഈ പറയുന്ന കാര്യങ്ങളും അവിടെയുണ്ട്. സാങ്കൻ പറയുന്നതും നയ്യായൻ പറയുന്നതും എല്ലാം അതിനകത്തുണ്ട്, വേദത്തിനകത്തുണ്ട്. ആർക്കും അവരവരുടെ സിദ്ധാന്തത്തെ വേദത്തിന്റെ പ്രമാണത്തോടുകൂടി സ്ഥാപിക്കാം എന്ന് ഇതിനെല്ലാം മാറി എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണോ സാങ്കന്മാർ പറയുന്ന രീതിയിൽ ഇവിടെ പ്രതിപാദിക്കുകയാണ്. പ്രകൃതി ത്രിഗുണാത്മിക, ആ പ്രകൃതി ത്രിഗുണാത്മികയാണ്. സർവകാര്യകരണ വിഷയാകാരേണ പരിണത, സർവകാര്യകരണ വിഷയ രൂപത്തിൽ അത് പരിണമിച്ചതാണ്. പുരുഷസ്യ ഭോഗ അപവർഗാർത്ഥ കർത്തവ്യ, പുരുഷന് ഭോഗവും, ഭോഗം എന്ന് വെച്ചാൽ സുഖദുഃഖാനുഭവങ്ങൾ, അതും അപവർഗം എന്ന് വെച്ചാൽ മോക്ഷം, അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കർത്തവ്യം. അതിന്റെ കർത്തവ്യം പ്രകൃതിയിലാണ്. അത് ദേഹേന്ദ്രിയാദ്യാകാരേണ സംഹന്യന്തി, അത് ദേഹേന്ദ്രിയാദ്യാകാരത്തിൽ സംഹനനം ചെയ്യുന്നു. ഇതും സാഖ്യന്മാരുടെ സങ്കേതമാണ് ഈ പദം പോലും. സംഹന്യന്തി സ്വയം സംഘാത ഇതം ശരീരം, ഈ സംഘാതത്തെയാണ് ശരീരം എന്ന് പറയുന്നത്. അപ്പോ ആ പ്രകൃതിയിൽ നിന്ന് ശരീരം വരെ എങ്ങനെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സാഖ്യന്മാരുടെ പ്രക്രിയ അനുസരിച്ച് ആ പ്രകൃതി തന്നെ എന്ത് ചെയ്യുന്നു, പരിണമിക്കുന്നു. ഇന്ദ്രിയങ്ങളായി, മനസ്സായി, പിന്നീട് ശരീരമായി, അങ്ങനെ പ്രകൃതി പരിണമിച്ച് സ്ഥൂലമായ ശരീര ഭാവത്തിൽ വന്ന് ഈ ശരീരം എന്ന് പറയുന്നത് പ്രകൃതിയുടെ പരിണാമത്തിലെ ഒരു സംഘാതമാണ്, കൂടിച്ചേർന്നിരിക്കുന്ന ഒന്നാണ്. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. തദ്ദേതത് ഭഗവാൻ വാച, ഈ കാര്യത്തെ ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞാണ് ആദ്യത്തെ ഭാഗം വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ ഏതദ് യോ വേത്തി തം പ്രാഹോ ക്ഷേത്രജ്ഞൈതി തദ്വിദഃ. ഇതം ഇതി സർവനാമോക്തം വിശിനഷ്ഠി. ഇതം എന്ന് പറഞ്ഞിരിക്കുന്നത് സർവനാമമാണ്. സാധാരണ ഇതം എന്ന് പറയുന്ന ഇതമസ്തു സന്നിഗ്രഷ്ടേ ഭാഷയുടെ നിയമം അനുസരിച്ച് പറയുന്ന എന്താണ്, ഏറ്റവും അടുത്തുള്ളത്, ഏറ്റവും പ്രത്യക്ഷമായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതം എന്ന് പറയുന്ന ശബ്ദത്തെ ഉപയോഗിക്കുന്നത്. ഇതം തത്തെന്ന് പറയുമ്പം ദൂരെയുള്ളത്, പ്രത്യക്ഷമല്ലാത്തത്, അതിന് പറയാൻ വേണ്ടി തത്തെന്ന് പറയും. അതിന്റെ നേരെ വിപരീതമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതം. ഇതം തത്ത്, ഇതം എന്ന് പറയുന്ന സർവനാമം ശബ്ദം കൊണ്ട് പറഞ്ഞതിനെ വിശദീകരിക്കുന്നു. ഇതം എന്ന് ശരീരത്തെ പറയുകയാണ്, അതാണ് ജീവൻ ഏറ്റവും പ്രത്യക്ഷമായി, ഏറ്റവും സ്ഥൂലമായി, ഏറ്റവും അടുത്തുള്ള വസ്തു. ഹേ കൗന്ദേയ, അല്ലയോ അർജുന, ക്ഷേത്രത്തെ വിശദീകരിക്കുന്നു. ശരീരം ക്ഷതത്രാണാത് ക്ഷതം ഇത്ര നിന്ന് ത്രാണനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവനെ സംരക്ഷിച്ചിരിക്കുന്നു. അത് ചെയ്യുന്ന ജോലിയാണ്, അതായത് ഈ ശരീരത്തിൽ നമ്മുടെ ഗീതയിനെ പറയും സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച്. അപ്പം ജീവനെ, ജീവനെന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, സൂക്ഷ്മ ശരീരാശ്രിതനാണ് ജീവനെന്ന് പറയും. ജീവനെപ്പോൾ സ്ഥിതി ചെയ്യുന്നത് സൂക്ഷ്മ ശരീരത്തെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ സൂക്ഷ്മ ശരീരത്തെ ആശ്രയിച്ചിട്ട് ജീവന് ഇവിടെ നിൽക്കണമെങ്കിൽ, ഈ സ്ഥൂല ശരീരത്തിൽ നിൽക്കണമെങ്കിൽ ഈ സ്ഥൂല ശരീരം എപ്പോഴും അതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ സംരക്ഷിക്കുകയാണ് ഈ സ്ഥൂല ശരീരത്തിൻ്റെ പണി. എന്താണ്, സൂക്ഷ്മ ശരീര ആശ്രിതനായിരിക്കുന്ന ഈ ജീവനെ സംരക്ഷിക്കുക. ഈ സ്ഥൂല ശരീരത്തിന് എന്തെങ്കിലും കേട് പറ്റിക്കഴിഞ്ഞാൽ എന്ത് വരുന്നു, ഉടൻ തന്നെ ഈ സ്ഥൂല ശരീരത്തെ വിട്ടിട്ട് പറയും വായു ഗന്ധാനി വാശയ. അങ്ങനെയാണ് കാറ്റ് പുഷ്പത്തിൽ നിന്ന് അതിൻ്റെ സുഗന്ധത്തെ വലിച്ചു കൊണ്ടുപോകുന്ന, അതുപോലെ ആ ജീവൻ ഈ താൻ ആശ്രയിച്ചിരിക്കുന്ന ഈ സൂക്ഷ്മ ശരീരത്തെയും വലിച്ചുകൊണ്ട് ഇതിനെ ഉപേക്ഷിച്ച് കടന്നു കളയും. അതാണ് മരണം. അതുകൊണ്ട് ക്ഷേത്രം ക്ഷതത്രാണ, അങ്ങനെ ഒരർത്ഥം പറയുന്നു. പിന്നെ അടുത്ത് പറയുന്നു ക്ഷയാത് എന്നാണ്, ക്ഷയിക്കുന്നതാണ്, അങ്ങനെ പറഞ്ഞു നശിക്കുന്നതാണ്, അതുകൊണ്ട് ഇതിനെ ക്ഷേത്രം എന്ന് പറയാം. പിന്നെ അല്ലെങ്കിൽ ക്ഷരണ, ജീർണിക്കുന്നതാണ്, എന്നുവെച്ചാൽ ബാല്യം യൗവനം വാർദ്ധക്യം ജര നര എല്ലാം ബാധിച്ച് ജീർണിക്കുന്നതാണ് എന്നാണ്. ഇതെല്ലാം ക്ഷേത്ര ശബ്ദത്തിൻ്റെ വ്യുത്പത്തിയോടെ പറയുകയാണ്. ഈ തരത്തിലുള്ള അതിനർത്ഥം പറയാം. ഒന്ന്, ഇതിൽ എന്താണ്, ഈ ജീവനെ ഇത് സംരക്ഷിക്കുന്നു, അതിന് കേടുപാടുകളൊന്നും കൂടാതെ ഇത് നിലനിർത്തുന്നു. മറ്റൊന്നെന്താണ്, ഈ ശരീരം, അതുകൊണ്ട് ശരീരത്തിന് ക്ഷേത്രമെന്ന് പറയാം. ജീവനെ സംരക്ഷിക്കുന്നതുകൊണ്ട് ഇത് ക്ഷേത്രമാണ്. ഇത് ക്ഷയിക്കുന്നതുകൊണ്ട് ശരീരത്തെ ക്ഷേത്രമെന്ന് പറയാം. ഇനി ജീർണിക്കുന്നതുകൊണ്ട് ശരീരത്തെ ക്ഷേത്രമെന്ന് പറയാം. ഇനി വേറൊന്നും പറയാം, എന്താണ് ക്ഷേത്രവദ്വാ അസ്മിൻ കർമ്മഫല നിർവൃത്തേഹി. ക്ഷേത്രമെന്ന് പറയുന്നതിന് വിളനിലം എന്നർത്ഥമുണ്ട്. വിളവുകളെല്ലാം കൃഷി ചെയ്യുന്ന നിലം, വയൽ, അതിനൊക്കെ ക്ഷേത്രമെന്ന് പറയും. ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്, അവിടെ വിത്ത് വിതച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ഫലമുണ്ടാകും. അതാണ് വിള നിലത്തിൻ്റെ ഒരു പ്രത്യേകത. എന്ത് വിളയാണോ നമ്മളവിടെ വിതയ്ക്കുന്നത് അതിൻ്റെ ഫലത്ത് നമുക്ക് കൊയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഈ ശരീരത്തിനും ക്ഷേത്രം എന്ന് പറയാൻ കാരണം എന്താണ്, ഇത് കർമ്മഫലത്തെ അനുഭവിപ്പിക്കുന്നതാണ്. ആരെ, ജീവൻ. അവൻ ചെയ്തിരിക്കുന്ന കർമ്മങ്ങളുടെ എല്ലാം ഫലത്തെ അവന് സുഖദുഃഖ രൂപത്തിൽ അനുഭവിക്കുന്നതിന് ഇത് എങ്ങനെയാണോ ഒരു വയൽ വിതച്ച് കൊയ്യുന്നതിന് ഉപകരിക്കുന്നത്, അതുപോലെ ഈ ക്ഷേത്രവും ജീവന് അവൻ്റെ കർമ്മത്തെ അനുഷ്ഠിക്കുന്നതിനും ആ കർമ്മത്തിൻ്റെ ഫലത്തെ അനുഭവിക്കുന്നതിനും ഇത് ഉപകരിക്കുന്നു. അതാണ് ക്ഷേത്രവദ്വ. ഇവിടെ ക്ഷേത്രം എന്ന് വെച്ചാൽ നിലമെന്നുള്ള അർത്ഥം, വയലെന്നുള്ള അർത്ഥം. ക്ഷേത്രത്തെ പോലെ അസ്മിൻ കർമ്മഫലം നിർവൃത്തേഹി, ഇതിൽ കർമ്മഫലങ്ങൾ ശ്രദ്ധിക്കുന്നു ആർക്ക്, ജീവന്. അതുകൊണ്ട് ക്ഷേത്രം. ഇപ്പം ക്ഷേത്രം എന്ന് പറയുന്ന ശബ്ദത്തിന് എന്തിനു ക്ഷേത്രം എന്ന് പറയുന്ന ശബ്ദം, കാരണം ക്ഷേത്രം എന്ന് പറയുന്ന ശബ്ദം പ്രസിദ്ധമായിരിക്കുന്നത് നിലം, വയൽ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. സംസ്കൃതത് അമ്പലം എന്നുള്ള അർത്ഥത്തിലല്ല, ആ ഒരു അർത്ഥത്തിലാണ് അത് പ്രസിദ്ധമായിരുന്നത്, പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നത് നിലമെന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആ അർത്ഥത്തിലുള്ള ഈ ക്ഷേത്ര ശബ്ദത്തിന് ശരീരം എന്നുള്ള അർത്ഥത്തിൽ എന്തിനുപയോഗിച്ചു? നമുക്ക് ക്ഷേത്രം എന്ന് പറയുന്ന ശബ്ദം പ്രസിദ്ധമായിരിക്കുന്നത് അമ്പലം എന്നുള്ള അർത്ഥത്തിലാണ്. സംസ്കൃതത്തിൽ അമ്പലം എന്നുള്ള അർത്ഥത്തിലല്ല ഇത്. അമ്പലം എന്നുള്ളതിന് സംസ്കൃതത്തിൽ പൊതുവെ പറഞ്ഞിരിക്കുന്നത് ദേവാലയം എന്നാണ്, ക്ഷേത്രം എന്നല്ല. പക്ഷെ മലയാള ദേശത്ത് കൂടുതൽ ആ ശബ്ദം ക്ഷേത്രം എന്നുള്ള, ദേവ മന്ദിരം, ദേവാലയം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് സംസ്കൃതത്തിൽ ക്ഷേത്ര ശബ്ദം പ്രയോഗിക്കുന്നത്. മലയാള ദേശത്തിൽ മലയാളികളുടെ ഇടയിൽ ക്ഷേത്ര ശബ്ദം കൂടുതൽ പ്രചരിച്ചത് അമ്പലം എന്നുള്ള അർത്ഥത്തിലാണ്. അതിവിടെ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ബാക്കി സ്ഥലങ്ങളിലൊന്നും അങ്ങനെ അമ്പലത്തിന് ക്ഷേത്രം എന്നുള്ള ഒരു പേര് പ്രചരിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലാണ് അത് പ്രചരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ക്ഷേത്രം എന്ന് കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന അമ്പലം എന്നുള്ള അർത്ഥമാണ്. പക്ഷേ സംസ്കൃതത്തിലെ അർത്ഥമല്ല. സംസ്കൃതത്തിലാണ് പ്രസിദ്ധമായ അർത്ഥം വയലെന്ന് തന്നെയാണ്. വിളനിലം, വിള കൃഷി ചെയ്യുന്ന സ്ഥലം എന്നുള്ള അർത്ഥമാണ് ക്ഷേത്രത്തിന്. ആ ഒരർത്ഥം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ ഭാഷ്യകാരൻ ക്ഷേത്രശബ്ദത്തെ വ്യാഖ്യാനിക്കുന്നത്. അല്ലെങ്കിൽ ക്ഷേത്രശബ്ദം പ്രസിദ്ധമായിരിക്കുന്ന ക്ഷേത്രശബ്ദം അമ്പലമെന്നാണല്ലോ, അതിനെങ്ങനെ ശരീരമെന്ന് പറഞ്ഞു എന്നുള്ള ചോദ്യങ്ങളിവിടെ വരാത്തത് കൊണ്ടാണ്. കാരണം അങ്ങനെ ഒരു അർത്ഥം ഇതിന് സംസ്കൃത സാഹിത്യത്തിൽ പ്രസിദ്ധമേ അല്ല. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അമ്പലം എന്നുള്ള അർത്ഥം. മലയാളത്തിൽ ഗീത വ്യാഖ്യാനിക്കുന്നവരെല്ലാം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അമ്പലം എന്നുള്ള ഒരു അർത്ഥമാണെന്നുള്ള ഇത് ധരിച്ചു വെച്ചുകൊണ്ട്, സംസ്കൃതത്തിനോ അർത്ഥത്തിലാണ് ഇത് പ്രസിദ്ധമായിരിക്കുന്നതെന്ന് ധരിച്ചു വെച്ചുകൊണ്ട് ഒരുപാട് അഭ്യാസങ്ങൾ നടത്തും, ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ നടത്തും. നമ്മൾ കാണും സംസ്കൃതം പരിചയമില്ലാത്തവര് അതെല്ലാം ഭാഗങ്ങളായിട്ടെന്ന് തോന്നുന്നു. ഇവിടെ പറയുന്ന എന്താണ്, ക്ഷേത്രം എന്ന് പറയുന്നത് ആ നിലമെന്നുള്ള അതിന്റെ അർത്ഥത്തെ എടുത്തുകൊണ്ടാണ്, അതിന്റെ രൂഢമായ പ്രസിദ്ധമായ അർത്ഥം ആ അർത്ഥത്തെ എടുത്തുകൊണ്ട് തന്നെ ഭാഷകാരൻ പറയുകയാണ്. അപ്പൊ ക്ഷേത്രം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അർത്ഥത്തിലാണ് സാധാരണ പ്രയോഗിച്ചു വരുന്ന ഭാഷയിൽ. ആ ഒരു ശബ്ദത്തിന് ശരീരം എന്നുള്ള അർത്ഥത്തിൽ എന്തുകൊണ്ട് പ്രയോഗിച്ചു? ഇത് മഹാഭാരതത്തിൽ പല ഭാഗങ്ങളിലും ഈ ക്ഷേത്രം എന്ന് പറയുന്ന ശബ്ദം ഈ ശരീരം എന്നുള്ള അർത്ഥത്തിൽ ധാരാളം പ്രയോഗിച്ചിട്ടുണ്ട്. അല്ലാതെ അവിടെയും ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അമ്പലം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടില്ല. അമ്പലം എന്ന് പറയുന്നിടത്ത് ദേവായതനം, ദേവാലയം ഇങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങൾ അവിടെ ഉപയോഗിക്കുന്നു. ഇത് ശബ്ദ ഏവം ശബ്ദ പദാർത്ഥ ഭാഷയെ സംബന്ധിച്ച് പറയുന്നു ക്ഷേത്രം ഇതി എന്നുവെച്ചാൽ ഇതി ശബ്ദത്തിന് ഏവം എന്നുള്ള അർത്ഥമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ഷേത്രം ഇത്തി ഏവം അവിധീയതേ കഥ്യതേ, ക്ഷേത്രം എന്നിങ്ങനെ പറഞ്ഞു വരും എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഭാഷയിൽ വന്ന ഒരു വലിയ വ്യത്യാസത്തെ സമാധാനം പറയുകയാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നിലമെന്നുള്ള അർത്ഥത്തിലേ പ്രയോഗിക്കാറുള്ളൂ, ഒരിക്കലും ശരീരമെന്നുള്ള തലത്തിൽ പ്രയോഗിക്കാറേ ഇല്ല. എന്നിട്ടും ഈ ശരീരത്തിന് ക്ഷേത്രമെന്ന് എന്തുകൊണ്ട് പറഞ്ഞു എന്നാണ്. അപ്പോൾ അത് പറയുന്നത് എന്താണ്, ക്ഷേത്രം പോലെ എന്നാണ് ഇവിടെ ഭഗവാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശരീരം ക്ഷേത്രം പോലെയാണോ എന്നർത്ഥം. ക്ഷേത്രം പോലെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഖ്യമായ അർത്ഥത്തിൽ ക്ഷേത്രം എന്ന് പറയുന്നത് എങ്ങനെയാണോ കർമ്മഫലത്തിന്, കർമ്മഫലത്തെ അനുഭവിക്കുന്നതിന്, അതായത് അവൻ കൃഷി ചെയ്യുന്നു അതിൻ്റെ ഫലത്തെ, അവനെങ്ങനെയാണോ ജീവന്മാർ വയലിൽ കൃഷി ചെയ്യുന്നു അതിൻ്റെ ഫലത്തെ അവൻ അനുഭവിക്കുന്നു, ക്ഷേത്രം എങ്ങനെയാണോ അതിന് ഉപകരിക്കുന്നത് അതുപോലെ ഈ ശരീരം ഉപകരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം ഇതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രം പോലെ എന്നുള്ള അർത്ഥം ഇവിടെ തോന്നുന്നു. ക്ഷേത്രം ഏവം അവിധീയതേ, ക്ഷേത്രത്തെ പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് ക്ഷേത്രത്തെ പോലെ, ക്ഷേത്രം എങ്ങനെയാണോ കർമ്മഫലത്തിന് ഉപകരിക്കുന്നത് അതുപോലെ ഈ ശരീരവും ജീവനും കർമ്മഫലത്തെ അനുഭവിക്കുന്നതിന് ഉപകരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് ക്ഷേത്രം എന്ന് പറഞ്ഞത്. സാധാരണ മലയാളത്തിൽ ആൾക്കാർ വ്യാഖ്യാനിക്കുന്ന എങ്ങനെയാണ്, ക്ഷേത്രം എന്ന് വെച്ചാൽ അവിടെ ദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥാനത്തിന് ക്ഷേത്രം എന്ന് പറഞ്ഞു, അതുപോലെ ഈ ശരീരത്തിന്റെ ഉള്ളിലും ആത്മാവിരിക്കുന്നു, അവിടെ ഈശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇതും ക്ഷേത്രമാണ്. ബാഹ്യമായ ക്ഷേത്രവുമായിട്ട് തരമപ്പെടുത്തിയാണ് വ്യാഖ്യാനിക്കുന്നത്. കാരണം എന്തുകൊണ്ട്, നമ്മുടെ മനസ്സിലിരിക്കുന്നത് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അമ്പലം എന്നുള്ള അർത്ഥം മനസ്സിൽ പതിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. ആ ഒരർത്ഥം സംസ്കൃത ഭാഷയിൽ പ്രസിദ്ധമായ അർത്ഥമേ അല്ല. ശങ്കരാചാര്യ കാലത്തൊക്കെ ക്ഷേത്രം എന്ന് പറയുന്ന ഈ ശബ്ദം അമ്പലം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിച്ചിരുന്നു എന്നുപോലും സംശയമാണ്. തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളിലും മറ്റും ക്ഷേത്രം എന്നുള്ള ശബ്ദം പ്രയോഗിക്കുന്നുണ്ടെങ്കിലും ക്ഷേത്രം ഇത്യവം അവിധീയത കഥ്യത, ക്ഷേത്രം പോലെ എന്നുള്ള അർത്ഥത്തിലാണ്, വിളനിലം പോലെയാണ് ഈ ശരീരവും എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ക്ഷേത്ര ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. ഏതത് ശരീരം ക്ഷേത്രം യോ വേത്തി വിജാനാദി ആപാദ തലമസ്തകം ജ്ഞാനേന വിഷയീകരോതി സ്വാഭാവികേന ഔപദേശികേന വാവേദനേന വിഷയീകരോതി. ഈ ശരീരത്തെ പറയുന്നു യഹ വേത്തി എന്നാണ്. ഈ ശരീരത്തെ, ഈ ക്ഷേത്രത്തെ, ഇത് ക്ഷേത്രം പോലെ ഇരിക്കുന്ന ഈ ക്ഷേത്രത്തെ, ഒരു ജീവൻ അവന്റെ കർമ്മഫലത്തെ, പ്രവൃത്തിയുടെ ഫലത്തെ എന്നർത്ഥം. വയലിൽ വിളവിറക്കിയിട്ട് അവന്റെ പ്രവൃത്തിയുടെ ഫലത്തെ അവൻ ധാന്യങ്ങളായി അനുഭവിക്കുന്നു, അതുപോലെ ഒരു ജീവൻ അവന്റെ പ്രവൃത്തിയുടെ ഫലത്തെ യഹ ഏതൊരുവനാണോ എന്നാണ്. ഈ ശരീരം, ഈ ശരീരത്തെ അറിയുന്നു, തന്റെ പ്രവൃത്തിയുടെ ഫലത്തെ അനുഭവിക്കുന്ന ഇവിടെയാണ് എന്നുള്ള രീതിയിൽ അറിയുന്നു. ഏത് ശരീരം ക്ഷേത്രം യഹ വീത്യാരോണ അറിയുന്നത് വിജാനാദി അറിയുന്നത് ആരാണോ ഈ ശരീരത്തെ അറിയുന്നത് ക്ഷേത്രം പോലെയുള്ള ഈ ക്ഷേത്രത്തെ വിളനിലം പോലെയുള്ള ഈ ശരീരത്തെ ആരാണോ അറിയുന്നത് വിജാനാദി വിശേഷിച്ചറിയുന്നത് എങ്ങനെ വിജാനാദി എന്ന് പറയുന്നതിനെ ഒന്ന് വ്യാഖ്യാനിക്കുകയാണ് ആ പാദതലമസ്തകം ആ പാദതല മസ്തകം അവൻ ശരീരത്തെ ആ പാദചൂടം പാദതലം മുതൽ മസ്തകം വരെ ഞാനേനെ വിഷയീകരോതി അവൻ അറിയുന്നു എങ്ങനെയുള്ള ജ്ഞാനം കൊണ്ട് സ്വാഭാവികേന ഒരു ശാസ്ത്രവും പഠിക്കാതെ ഏത് മൂഢനാണെങ്കിലും തൻ്റെ ശരീരത്തെ അവൻ അറിയുന്നുണ്ട് അതിന് ശാസ്ത്രജ്ഞാനമില്ല ഉപദേശം വേണ്ട ഗുരു വേണ്ട മറ്റു ചിലരാണെങ്കിലോ ഔപദേശികേന ഗീത എന്നും മറ്റും പറയുന്ന ആ അറിവിലൂടെ ശരീരത്തെ കാണുന്നു എങ്ങനെ ശരീരത്തെ കാണുന്നു ഇത് കർമ്മഫലത്തെ അനുഭവിക്കുന്നതിന് ഇതൊരു ജീവന് വിളനിലം പോലെ ഉപകരിക്കുന്ന ഒന്നാണ് ഈ തരത്തിലും മറ്റും ഇതാണ് ഔപദേശികമായ ജ്ഞാനം എന്ന് പറയുന്നത് ഭാഷ്യകാരനും മറ്റും പറയുന്ന തരത്തിൽ അല്ലെങ്കിൽ ഗീതാകാരനും മറ്റും ഉപദേശിക്കുന്ന തരത്തിലുള്ള ജ്ഞാനത്തിലൂടെയും ഇതിനെ അറിയാം അപ്പോൾ ക്ഷേത്രമെന്ന് പറഞ്ഞാൽ അതിൻ്റെ തത്വത്തെ മനസ്സിലാക്കുന്നു ക്ഷേത്രം എന്ന് എന്തുകൊണ്ട് ഇതിനെ വിളിക്കുന്നു ഇതിൻ്റെ അകത്ത് നമ്മൾ ധരിക്കുന്ന പോലെ ഈശ്വരൻ്റെ ഇരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് അവൻ അവൻ്റെ കർമ്മത്തിൻ്റെ ഫലത്തെ അനുഭവിക്കുന്നതിന് ഇത് അവൻ ഇതിനവന് ഒരു ക്ഷേത്രം പോലെ ഉപകരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള ഔപദേശികേന ജ്ഞാനേന ഉപദേശത്തിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം സഹജമായി സ്വാഭാവികമായി അറിയാൻ കഴിയാത്ത ആ ജ്ഞാനത്തിലൂടെ വിഷയീകരോതി വിഭാഗശഹ ഇതിനെല്ലാം വേർതിരിച്ചറിയുന്നു ക്ഷേത്ര തത്വത്തെ ശരീര തത്വത്തെ ഒരാൾ അറിയുന്നു തം മേദിതാരം ആരാണോ ഇങ്ങനെയല്ല ഈ ശരീരത്തെ അറിയാൻ ശ്രമിക്കുന്നത് ആ അറിയുന്നവനെ പ്രഭു കഥയന്തി ക്ഷേത്രജ്ഞ അവന് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു. അപ്പൊ അവിടെ ലളിതമായി പറഞ്ഞാൽ ആരാണോ ഈ ശരീരത്തെ അറിയുന്നത് അറിഞ്ഞുകൊണ്ട് ഇത് എന്റെ ശരീരമാണ് എന്ന് പറയുന്നത് അവനാണ് ക്ഷേത്രജ്ഞൻ. അവൻ അറിയുന്നത് എന്താണോ പാദം മുതൽ മസ്തകം വരെ അത് ക്ഷേത്രമാണ് ശരീരമാണ് ക്ഷേത്രജ്ഞയിതി. അപ്പൊ ക്ഷേത്രജ്ഞൻ എന്നുകൊണ്ട് ഇവിടെ എന്തിനാണ് ഉദ്ദേശിക്കുന്നത് ജീവന് ക്ഷേത്രം എന്നുള്ളതുകൊണ്ട് ശരീരം അത്രയാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതി ശബ്ദ ഏവം ശബ്ദ പദാർത്ഥ ഏവ പുറവത് അവിടെയും ഒരു ഇതി ശബ്ദം വന്നിട്ടുണ്ട് ക്ഷേത്രജ്ഞ ഇതി ക്ഷേത്രജ്ഞനെ പോലെ എന്ന് പറയുന്നു ക്ഷേത്രജ്ഞനെ അറിയുന്നവനെ പോലെ എന്നവിടെ ഏവ ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത് വെറും ക്ഷേത്രജ്ഞൻ മാത്രമല്ല ഈ ഉള്ളിലിരുന്ന ഈ ക്ഷേത്രജ്ഞനെ ഈ ക്ഷേത്രത്തെ അറിയുന്നവൻ അതായത് ഈ ശരീരത്തെ അറിയുന്നവൻ വെറും ഒരു ക്ഷേത്രജ്ഞനല്ല ഇതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവരു മാത്രമല്ല പിന്നെയോ അടുത്ത് പറയും ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി നിന്റെ ഉള്ളിൽ ക്ഷേത്രജ്ഞനായിരിക്കുന്നവൻ അത് ഞാനാണ് എന്ന് പറയും. ഞാൻ തന്നെയാണ് നിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഇതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനറിയുന്നു കേ തദ്വിധ തൗ ക്ഷേത്ര ക്ഷേത്രജ്ഞോ ഏ വിദന്തി വിജാനന്തി തേ തദ്വിധ. ഇതിനൊരു പ്രത്യേകത കൂടെയുണ്ട്. നേരത്തെ ഭാഷകാരൻ പറഞ്ഞല്ലോ എല്ലാവരും ക്ഷേത്രത്തെ അറിയുന്നുണ്ട് ശരീരത്തെ അറിയുന്നുണ്ട് ശരീരത്തെ താൻ അറിയുന്നു എല്ലാവരും അറിയുന്നുണ്ട്. അപ്പോ തന്നെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചുമുള്ള അറിവ് സഹജമാണ് എല്ലാവർക്കും ഉള്ളതാണ് സർവപ്രാണി സാധാരണമാണ് പക്ഷെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന അതല്ല. തദ്വിധ ഈ തത്വത്തെ അറിയുന്ന മറ്റവരുണ്ട് അവരെന്ത് ചെയ്യുന്നു അവരിതിൻ്റെ തത്വത്തെ അറിയുന്നു. എന്താണ് ഈ ക്ഷേത്രത്തിൻ്റെ തത്വം എന്താണ് ആ ക്ഷേത്രജ്ഞൻ്റെ തത്വം അതിൻ്റെ യാഥാത്മ്യം അതവരറിയുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് തദ്വിധ ഇതിൻ്റെ ഇതിനെ അറിയുന്നവർ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും അറിയുന്ന മറ്റൊരു കൂട്ടരുണ്ട്. ഇവിടെ രണ്ട് കാര്യം പറയുന്നുണ്ട്. ഒന്ന് ക്ഷേത്രത്തെ അറിയുന്ന ക്ഷേത്രജ്ഞനെ കുറിച്ച് ക്ഷേത്രത്തെ അറിയുന്ന ക്ഷേത്രജ്ഞൻ ജീവൻ ക്ഷേത്രം ശരീരം ഇനി ഇതിനെ രണ്ടിനെയും അറിയുന്ന ക്ഷേത്രജ്ഞനെയും ക്ഷേത്രനെയും അറിയുന്ന മറ്റൊരു കൂട്ടരുണ്ട്. എങ്ങനെ അറിയുന്നു ക്ഷേത്രത്തിൻ്റെ തത്വം ഇതാണ് ക്ഷേത്രജ്ഞന്റെ തത്വം ഇതാണ് എന്നറിയുന്ന അവരാണ് തത്വജ്ഞാനികൾ. അവരിവിടെ പറയുന്നു തദ്വിധ ഇതിൻ്റെ യാഥാർത്ഥ്യത്തെ രഹസ്യത്തെ അറിയുന്നവർ. ഇവിടെ ഇനി പറയാൻ പോകുന്നത് കേവലം ക്ഷേത്രത്തെക്കുറിച്ചോ ക്ഷേത്രജ്ഞനെ കുറിച്ചോ അല്ല കാരണം അതിവിടെ പറഞ്ഞല്ലോ സ്വാഭാവികമായിട്ട് തന്നെ അറിയാൻ പറ്റും. ഇതിൻ്റെ തത്വത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് അതാണ് തദ്വിധ. അതിനെ അറിയുന്നവർ എന്ന് പറഞ്ഞ അതിനെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. തേ തദ്വിധ കൗന്ദേയ അനയോ കൗന്ദേയ ഇതം ശരീരം, ഈ ശരീരത്തെ ക്ഷേത്രം, ഇതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഉള്ളനിലം എന്നാണ് ഇവിടെ അർത്ഥം, അമ്പലം എന്നർത്ഥം പറഞ്ഞാലേ. ഇതി അവിധീയതേ, ഈ ശരീരത്തെ ഒരു വിളനിലമായി എന്ന് പറയുന്നു. ആദ്യം വന്നത് കുരുക്ഷേത്രം, ധർമ്മക്ഷേത്രം, അവിടെയൊക്കെ ക്ഷേത്ര ശബ്ദമാണ്. അവിടെ എല്ലാം ക്ഷേത്ര ശബ്ദത്തിന്റെ അർത്ഥം അമ്പലം എന്നല്ല, കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ കുരുക്കളുടെ ഭൂമി, ധർമ്മക്ഷേത്രം എന്ന് വെച്ചാൽ ധർമ്മത്തിന്റെ ഭൂമി എന്നുള്ള അർത്ഥത്തിലാണ് ക്ഷേത്ര ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനെ വിളനിലം എന്ന് പറയുന്നു. ഏതത് ഇതിനെ, യഹ ആരാണോ വേത്തി അറിയുന്നത്, ഇതം ഇതിനെ, യഹ ആരാണോ ക്ഷേത്രജ്ഞം, ഇതിനെ ഏതത് ഈ ക്ഷേത്രത്തെ, യഹ ഏതൊരുവനാണോ വേത്തി അറിയുന്നത്, തം അവനെ ക്ഷേത്രജ്ഞ, ക്ഷേത്രജ്ഞൻ ഇതി എന്ന് തദ്വിധ പ്രാഹു തത്വജ്ഞാനികൾ പറയുന്നു. ക്ഷേത്രത്തെ അറിയുന്നവൻ ക്ഷേത്രജ്ഞനാണ് എന്ന് തത്വജ്ഞാനികൾ പറയുന്നു. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യവിധീയതേ ഏതം യോ വേത്തി തം പ്രാഹു ക്ഷേത്രജ്ഞൈതി തദ്വിധ. ശിഷ്യതേ ഓം ശാന്തി ശാന്തി ശാന്തി ഓം.